ഒരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ്യം അധ്യായം 1, 2, അധികരണം 4, സൂത്രം 13, അന്തര ഉപപത്തേ അന്തര അധികരണം. യേശോവാക്ഷിണി പുരുഷോ ദൃശ്യതി യേശ ആത്മേദിഹോ വാച ഏതത് അമൃതം അഭയം ഏതത് ബ്രഹ്മേതി യദ്യപ്യസ്മിന് സകൃവ ഉദകം വാ സിഞ്ചതി പത്മനി ഏവ ഗച്ഛതി ഇത്യാദി ശ്രീയത്തെ. ഛാന്ദോഗ്യത്തില് 4-ാം അധ്യായത്തിൽ വരുന്ന ഉപകോസല വിദ്യ അവിടെയാണ് ഇത് വരുന്നത്. ഇത് ഉപകോസലിനെ ഗുരുവായ ജാപാലൻ ഉപദേശിക്കുന്ന ജാപാലൻ സത്യകാമൻ എന്നും പറയും. സത്യകാമന്റെ ഗുരുകുലത്തിൽ ഉപകോസലൻ, കമലന്റെ പുത്രനായ ഉപകോസലൻ 12 വർഷം താമസിച്ചു. പന്ത്രണ്ട് വർഷം അവിടെ അഗ്നിയെ പരിചരിച്ചുകൊണ്ട് താമസിച്ചെന്നാണ് പറയുന്നത്. അഗ്നികളെ, ഗർഹപത്യ അഗ്നി, ആവഹനീയ അഗ്നി, അന്വാചാരി പച്ചനാഗ്നി എന്നെല്ലാം അഗ്നികൾക്ക് പേരുണ്ട്. അഗ്നിഹോത്രം ചെയ്യുന്ന ആള് വീട്ടിൽ തന്നെ പ്രത്യേക വേദിയുണ്ടാക്കി നിത്യ അഗ്നിഹോത്രത്തിന് വേണ്ടി അഗ്നികളെ പ്രതിഷ്ഠിക്കുന്നു. ഈ അഗ്നികൾ കെടാൻ പാടില്ല, മരണം വരെ ഈ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അതിൽ നിന്ന് ആ അഗ്നി എടുത്തിട്ടാണ് അന്ത്യേഷ്ടി കർമ്മം, ശരീരത്തെ ദഹിപ്പിക്കുന്നു. അതൊക്കെ വൈദിക ആചാരങ്ങളായിരുന്നു. ഈ അഗ്നിയെ അണയാതെ സൂക്ഷിക്കുക എന്ന് പറയുന്ന വലിയ ജോലിയാണ്. കാരണം അതിനെന്നും വിറക് വേണം, മഴക്കാലത്തൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോ ഉപകോസലൻ എന്തായാലും ഗുരുവിന്റെ അഗ്നികളെ സംരക്ഷിച്ചുകൊണ്ട് 12 വർഷം അവിടെ താമസിച്ചു. അപ്പോ മറ്റ് ബ്രഹ്മചാരികളെല്ലാം 12 വർഷം കഴിഞ്ഞപ്പോ സമാവർത്തനമെല്ലാം നടത്തി വിദ്യയൊക്കെ പൂർത്തിയാക്കി എല്ലാവരെയും പറഞ്ഞു വിട്ടു. ഉപകോസലിന് മാത്രം അവിടെ നിർത്തി. നിർത്തുക മാത്രമല്ല, ഗുരു ഒന്നും പറയാതെ അവിടുന്ന് മറ്റെവിടേക്ക് പോവുകയും ചെയ്തു. വിദ്യ ഉപദേശിച്ച് പൂർത്തിയാക്കിയില്ല. അപ്പോ സത്യകാമന്റെ ഭാര്യ എന്ന് പറഞ്ഞു, ഈ ബ്രഹ്മചാരി എന്താ എല്ലാം പറഞ്ഞു കൊടുക്കാത്തത്, അയാൾക്ക് വിഷമമുണ്ട്, ബാക്കിയുള്ളവരെല്ലാം സമാവർത്തനം കഴിഞ്ഞ് പോയി. പക്ഷെ സത്യകാമൻ അത് കേട്ടതായി നടിച്ചതേയില്ല, പോയി. ഉപഘോഷന് വളരെ സങ്കടമായി. ഉപഘോഷനം ഭക്ഷണം കഴിച്ചില്ല, പട്ടിണി കിടന്നു. ഭാര്യ ഗുരുപത്നി പറഞ്ഞു, ഭക്ഷണം കഴിക്കുക. പറഞ്ഞില്ല, ഞാൻ കഴിക്കത്തില്ല, എനിക്ക് എന്റെ വിദ്യ പൂർത്തിയായില്ല, എന്നെ എല്ലാം ഉപദേശിച്ച് തരാ ഗുരു സ്ഥലം വിട്ട് എന്ന് പറഞ്ഞ് അഗ്നികളെ ജ്വലിക്കുന്ന അഗ്നിയെ ജ്വലിപ്പിക്കുന്ന ആ വേദിക്കരികിൽ തന്നെ ഭക്ഷണം കഴിക്കാതെ കിടന്നു. ഇത് കണ്ടപ്പോൾ അഗ്നികൾക്ക് വലിയ ദയവുണ്ടായി. ഇത്രയും കാലം നമ്മളെ പരിചരിച്ച ഈ ബ്രഹ്മചാരി ഇങ്ങനെ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്നല്ലോ. അതുകൊണ്ടല്ല അവരെല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് ആലോചിച്ച്, ശരി നമുക്ക് ഇയാളെ ഉപദേശിക്കാം. അപ്പൊ അവര് പറഞ്ഞു, ശരി ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് നിന്നെ ഉപദേശിക്കാം, നീ പ്രയാസപ്പെടണ്ട. അവരാദ്യം ബ്രഹ്മവിദ്യ ഉപദേശിച്ചു. പ്രാണം ബ്രഹ്മ, കം ബ്രഹ്മ, ഖം ബ്രഹ്മ, ഇങ്ങനെ അവർ ഉപദേശിച്ചു. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഉപദേശിച്ചു. അതാണ് ഉപഘോഷല വിദ്യ എന്ന് പറയുന്നത്, ഉപാസന. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ ഉപഘോഷന് സന്തോഷമായി. 12 വർഷം ഗുരുകുലത്തിൽ കഴിഞ്ഞിട്ടേ ഗുരു ഉപദേശിച്ചില്ല, അഗ്നി ഉപദേശിച്ചു എന്ന് പറഞ്ഞു. അഗ്നി ദേവതകൾ ഉപദേശിച്ചു. ദ്വാദശാബ്ദം വിദ്യ എന്നാണ്. 12 വർഷം ആണ് വിദ്യയുടെ കാലാവധി. ഗുരുകുലത്തിൽ 12 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് വിദ്യ ഉണ്ടായിരിക്കണം. അപ്പൊ വേദാധ്യയനം പോലുള്ള കാര്യങ്ങളെല്ലാം ഉപഘോഷനം ചെയ്തു. പക്ഷേ മറ്റ് വിദ്യാർത്ഥികൾക്ക് ഉപദേശിച്ചു കൊടുത്ത ചില വിദ്യകൾ അത് ഉപദേശിച്ചു കൊടുത്തില്ല. അതാണ് സങ്കടമുണ്ടായത്. അത് അഗ്നികൾ ഉപദേശിച്ചു എന്ന് പറയും. അത് കഴിഞ്ഞ് ഗുരു തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ ഉപവാസനം വളരെ സന്തോഷവാനായിരിക്കുന്നു. ചോദിച്ചെന്താ നീ ഇത്രയും ആനന്ദത്തിലിരിക്കുന്ന നിന്റെ മുഖം വിദ്യ കൊണ്ട് പ്രകാശിക്കുന്നുണ്ടല്ലോ, ഉപാസന കൊണ്ട്. വിദ്യ എന്ന് പറഞ്ഞ ഉപാസന, ഉപാസനയാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. ബ്രഹ്മത്തെ ഉപദേശിക്കുന്നു, ഉപാസനയെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ, പോകുന്ന സമയത്ത് ഉപദേശം സങ്കടത്തിലായിരുന്നു, എനിക്ക് വിദ്യ പറഞ്ഞു തന്നില്ല. അഗ്നി ദേവതകൾ ഉപദേശിച്ചപ്പോ സന്തോഷമായി, സംതൃപ്തനായി. അതുകൊണ്ട് ഇപ്പൊ തുറന്നു പറഞ്ഞില്ല ഉപഘോഷനൻ, പറഞ്ഞില്ലെന്നോ പറഞ്ഞെന്നോ പറഞ്ഞില്ല. പക്ഷെ സത്യകാമൻ അഗ്നികളെ നോക്കിയപ്പോ മനസ്സിലായി, ഇവർ ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നു. ഇവര് രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. അഗ്നികൾ ഒന്ന് പറഞ്ഞു, എന്താണ് നീ ഇതിന്റെ ഗതിയെ കുറിച്ച് നിന്റെ ഗുരു ഉപദേശിക്കും, ഞങ്ങൾ ഇത്രേ പറയുന്നു. അവരെന്താണ് ഉപദേശിച്ചത് എന്നുള്ളത് അവിടെ ചർച്ചയും ഇവിടെയും വരും. അതിന് അടുത്ത് സൂത്രങ്ങളുണ്ട്. ഗതി എന്താണെന്ന് പിന്നീട് ഗുരു ഉപദേശിക്കുന്നു, സത്യകാമൻ ഉപദേശിക്കുന്നു. ആ വിദ്യയെ പൂർത്തിയാക്കുന്നു, ഉത്തരായണ മാർഗത്തെ ഉപദേശിച്ചു കൊടുക്കുന്നു. എങ്ങനെയാണ് ഉത്തരായണ മാർഗത്തെ ഉപദേശിക്കുന്നതും? ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപദേശിക്കുന്നത്, ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഉത്തരായണ മാർഗത്തിലൂടെ പോകേണ്ടവൻ ആ മാർഗത്തെയും ധ്യാനിക്കണം, എന്നാലേ അവൻ അവിടെ എത്താൻ പറ്റൂ. ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് ഓരോന്ന് വഴിയെക്കുറിച്ച് പറഞ്ഞിരിക്കണമല്ലോ. ഇപ്പം മരണശേഷം എങ്ങനെയാണ് ഉത്തരായണ മാർഗത്തിലൂടെ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു, ആ മാർഗത്തെയും ഉപാസനയ്ക്ക് വേണ്ടി ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെയുള്ള ആ ഉപദേശം തുടങ്ങുന്ന ഭാഗത്താണ് ഈ പറയുന്ന മന്ത്രം വരുന്നത്. യേശു അക്ഷിനി പുരുഷോ ദൃശ്യത്തെ. ഈ അക്ഷിയിൽ ഒരു പുരുഷനെ കാണുന്നുണ്ടല്ലോ. യേശു ആത്മീതി, അതാണ് ആത്മാവ്. അക്ഷിയിലെ പുരുഷനാണ് ആത്മാവ്. ഇതി ഹോവാച്ച ഏത് അമൃതം അഭയം. ഇതാണ് അമൃതം, ഇതാണ് അഭയം, ഇതാണ് ബ്രഹ്മം. യദ്യപി അസ്മിൻ സർപ്പിറു വാ ഉദകം വാ സഞ്ചതി വത്മനിയേവ ഗച്ഛതി. കണ്ണിന്റെ ഉള്ളിലേക്ക് വെള്ളമൊഴിക്കുകയോ അല്ലെങ്കിൽ നെയ്യൊഴിക്കുകയോ മരുന്നിന്റെയും മറ്റോ ആവശ്യത്തിന് ചെയ്തു കഴിഞ്ഞാൽ അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല. എന്തുകൊണ്ട്? ആ കണ്ണിന്റെ കൃഷ്ണമണി ഈർപ്പമുള്ളതായതുകൊണ്ട് അവിടെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അത് സൈഡിലേക്ക് പോകും. വത്മനി യോഗച്ചതി, കൺപോളകളിലേക്ക് ഒഴുകിപ്പോകും. സ്ഥാനം അത്രയും വിശുദ്ധമാണ്. ഒരാഴ്ക്കിനും അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. കണ്ണിലൊരു പൊടി വീണ് കഴിഞ്ഞാൽ അവിടെ തന്നെ കണ്ണുനീര് വന്നതിനെ ഒഴുക്കി മാറ്റും. അവിടെ കണ്ണുനീര് അവിടെ വരുന്നു. കണ്ണ് ഒരിക്കലും അഴുക്കായിരിക്കത്തില്ല, അശുദ്ധമായിരിക്കത്തില്ല, അതിൽ മാലിന്യം സംഭവിക്കത്തില്ല എന്ന് പറയുന്നതുകൊണ്ട് അത് ഈശ്വരനിരിക്കാൻ പറ്റിയ സ്ഥാനമാണ്, പുരുഷന് പറ്റിയ സ്ഥാനമാണ്. പുരുഷനിരിക്കുന്നത് വിശുദ്ധമായ സ്ഥലത്തേ ഇരിക്കത്തുള്ളൂ. ഇത്യാദി ശ്രീതി. എന്നിങ്ങനെ ഉപഘോഷനും വിദ്യ ഉപദേശിക്കുന്നു. ഇവിടെ മുതൽ ആ വിദ്യയെ കുറിച്ച് പറയുന്നു, ഉപഘോഷന വിദ്യ. ഇതുകൊണ്ടാണ് വേദം പൗരുഷയോ എന്ന് പറയുന്നു. ഇങ്ങനെ സത്യകാമൻ ഉപദേശിക്കുന്നതിന് മുമ്പ് ഈ ഭാഗം ഉണ്ടായിരുന്നില്ലല്ലോ. സത്യകാമൻ ഉപദേശിച്ചിടം മുതലാണ് വേദത്തിൽ ഇതും കൂടെ കടന്നുകൂടിയത്. അതുവരെയുള്ള വേദത്തിൽ ഇതില്ലല്ലോ. എന്നോട് പറയുന്നുണ്ട്, സത്യകാമൻ ഉപദേശിച്ചു ഉപഗോസലന്. അപ്പോൾ ഈ ഉപദേശം, ഈ വാക്യം എന്ന് പറയുന്നത് സത്യകാമന്റെ വാക്യമാണ്. സത്യകാമൻ പറഞ്ഞതാണ്. വേദം എന്ന് പറയുന്നത് എന്താണ്? ശബ്ദരാശി, ശബ്ദസമൂഹമാണ്. അതിനാണ് വേദം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വേദത്തെ ശബ്ദരാശി എന്ന് പറയുന്നത്? കാരണം അത് ഉച്ചാരണ അനുച്ചാരണത്തിലൂടെ പ്രചരിക്കുന്നതുകൊണ്ട്. ശബ്ദത്തേല് ഉച്ചരിക്കാൻ പറ്റും, ശബ്ദത്തേല് കേൾക്കാൻ പറ്റും, ആ ശബ്ദത്തേല് വീണ്ടും കേട്ടിട്ട് ഉച്ചരിക്കാൻ പറ്റും. അതാണ് വേദം എന്ന് പറയുന്നത്. വേദം എന്ന് പറയുന്നതിന്റെ മുഖ്യ അർത്ഥം അല്ല, വേദത്തിൽ പറയുന്ന അർത്ഥമല്ല. അങ്ങനെ പറഞ്ഞാൽ സ്വാധ്യായം എന്ന് പറയുന്നത് അസംഭവമായി. ചിലവരും വേദത്തിന്റെ അർത്ഥം ബ്രഹ്മമാണ്, അതാണ് വേദം എന്നൊക്കെ പറയും. ഒന്നും മുഖ്യമായല്ല, വേണമെങ്കിൽ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കും. മുഖ്യമായ രൂപത്തിൽ എന്താണ്? വേദ ശബ്ദാത്മകമാണ്. അതാണ് വേദത്തിന്റെ സ്വാധ്യായം. സ്വാധ്യായോ അധ്യേതവ്യ എന്ന് പറയുന്നു. ഇനി വേദത്തിന്റെ അർത്ഥത്തെ എടുത്താലോ, അത് പ്രധാനമായിട്ട് കർമ്മങ്ങൾ വരുന്നു, അഗ്നിഹോത്രാദി കർമ്മങ്ങൾ, ഉപാസനകൾ വരുന്നു. ഇപ്പൊ ഇവിടെ പറയുന്ന ഉപഘോഷന വിദ്യ പോലുള്ള ഉപാസന, പിന്നെ ബ്രഹ്മം, അതെ തത്വം, അതെ, പിന്നെ ഈ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ്. വേദശബ്ദത്തിന് അറിവെന്നും അർത്ഥമുണ്ട്. പക്ഷെ മുഖ്യമായി വേദം അതൊന്നുമല്ല. വേദം എന്ന് പറയുന്നത് ശബ്ദസമൂഹം. അതിങ്ങനെ ഓരോ ഋഷിമാർ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ഇവിടെ സത്യകാമൻ കൂട്ടിച്ചേർത്ത ഭാഗമാണ്. ഇതിനെങ്ങനെ അപൂർഷയെന്ന് പറയാൻ പറ്റും? മനുഷ്യൻ പറഞ്ഞില്ല. പിന്നെ വേദാർത്ഥമാണെങ്കിൽ കർമ്മങ്ങളെന്ന് പറഞ്ഞാലോ? അത് മനുഷ്യൻ ചെയ്യുന്നതാണോ? ദൈവം ചെയ്യുന്നതാണോ? അല്ലല്ലോ. അഗ്നിയെ ജ്വലിപ്പിക്കുന്നതും അവിസർപ്പിക്കുന്നതൊക്കെ മനുഷ്യമാണ്, അതും പൗരുഷയുമാണ്. ഇനി അതിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം, വേദാർത്ഥമായ കർമ്മങ്ങളെക്കുറിച്ച് ഉപാസനകളെ കുറിച്ചും ഉണ്ടാകുന്ന ജ്ഞാനം, അതും മനുഷ്യന്റെ ബുദ്ധിയിലുണ്ടാകുന്നതാണ്. പിന്നെ അവിടെ ഒന്നിനെ പറയാം, പൗരുഷയമല്ല, പുരുഷകൃതമല്ല, എന്താണ്, വേദപ്രതിപാദ്യമായിരിക്കുന്ന തത്വം, ബ്രഹ്മതത്വം. അത് വേദപ്രതിപാദ്യമാണ്. അത് അപൗരുഷയമാണ്. പിന്നെ ഇത്തരം മന്ത്രങ്ങളെയും അപൗരുഷയം എന്തുകൊണ്ട് പറയുന്നു? കാരണം ഇത് ഇത്തരം ഉപാസനകളും മറ്റും ലൗകികമായി ലോകത്തിൽ പ്രസിദ്ധമായ കാര്യങ്ങളാണ്. ഋഷിമാർക്ക് വെളിപ്പെട്ടതാണ്. അവർക്കെങ്ങനെ വെളിപ്പെട്ടു? അത് പറയുന്നത് ഈശ്വരൻ വെളിപ്പെടുത്തി എന്ന് പറയുന്നു. ഈശ്വരൻ അവരുടെ ഉള്ളിൽ വെളിപ്പെടുത്തി. അപ്പോൾ അവര് ഉണ്ടാക്കിയതല്ല, ഈശ്വരൻ വെളിപ്പെടുത്തിയാണ്. അപ്പോൾ അത് അനാദിയായിട്ടുള്ളതാണ്. ഈ ശബ്ദരൂപത്തിൽ അവരിൽ നിന്നത് വെളിപ്പെട്ടു. ഈശ്വരൻ അവരുടെ ഉള്ളിൽ അറിവായി അതിനെ പ്രകാശിപ്പിച്ചു, അവരതിനെ ശബ്ദരൂപത്തിൽ വെളിപ്പെടുത്തി. വാഗീന്ദ്രിയത്തിലൂടെയല്ലേ ശബ്ദം വരുത്തു. ഈശ്വരൻ വെളിപ്പെടുത്തി എന്നുള്ള നിലയ്ക്കിൽ അതിനപൗരുഷയം എന്ന് പറയും. അങ്ങനെ ഒരു വേറൊരു ഇതുകൂടെയുണ്ട്. എന്താണോ, സർവസൃഷ്ടിയും ഇവിടുത്തെ എല്ലാം ഈശ്വരൻ വെളിപ്പെടുത്തിയാണ്. വേദം മാത്രമല്ല, പൃഥ്വിയൊക്കെ, തേജസ് വായു ആകാശം എല്ലാം ആരാ വെളിപ്പെടുത്തിയത്? ഈശ്വരനാണ്. സർവപൗരുഷയമാണ്. അതുപോട്ടെ, ഇവിടെ പറയുന്ന എന്താണ്? തത്ര സംശയ, ഇവിടെ സംശയം വരുന്നു. കിമയം പ്രതിബിംബാത്മാ അക്ഷ്യധികരണോ നിർദ്ദേശ്യതേ അഥവാ വിജ്ഞാനാത്മാ ഉദ ദേവതാത്മാ ഇന്ദ്രിയസ്യ അധിഷ്ഠാത അഥവാ ഈശ്വര. ഇവിടെ ഒരു അക്ഷ്യപുരുഷനെ കുറിച്ച് പറയുന്നു, കണ്ണിൽ കാണുന്ന പുരുഷൻ എന്ന് പറയുന്നു. ഇതാരാണ്? പ്രതിബിംബാത്മാ, ഒരാൾ മറ്റൊരാളുടെ മുമ്പ് ചെന്ന് വന്നിട്ട് അയാളുടെ കണ്ണിലേക്ക് നോക്കിയാൽ കാണുന്ന അയാളുടെ തന്നെ പ്രതിബിംബം, അതാണ്. അവിടെ ഒരു പുരുഷനെ കാണുമല്ലോ. കൃഷ്ണമണിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണും തന്റെ തന്നെ പ്രതിബിംബം. അതിനെയാണ് അവിടെ പറയുന്നത് അക്ഷിപുരുഷനെന്ന് സംശയം. അത് പ്രതിബിംബം അതിനാണ് ബിംബം എന്ന് പറഞ്ഞിരിക്കുന്നത്. ബിംബാമാക്ഷ്യധികരണവും ദൃശ്യം. കാരണം ഇവിടെ എന്താ പറഞ്ഞത്? യേശോ അക്ഷണി പുരുഷോ ദൃശ്യത എന്നാ പറഞ്ഞത്. ഈ കണ്ണിൽ കാണുന്ന ആ പുരുഷൻ, അത് കാണുന്ന എന്ന് പറയുമ്പോൾ ആർക്കേ കാണാൻ പറ്റൂ? കണ്ണിന്റെ മുമ്പയിക്കുന്നവനെ കാണാൻ പറ്റൂ. അല്ല, കണ്ണിന്റെ ഉടമസ്ഥന് കാണാൻ പറ്റില്ല. തന്റെ കണ്ണിരിക്കുന്നതിനെ തനിക്കെങ്ങനെ കാണാൻ പറ്റും? അപ്പൊ കാണുന്നു എന്ന ദൃശ്യത്തെ, കാണുന്നു എന്ന് പറയുമ്പോൾ വ്യക്തമാണ് കണ്ണിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ കാണുന്നത്. അപ്പൊ അത് പ്രതിബിംബമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അഥവാ വിജ്ഞാനാത്മ, ഇനി ജീവാത്മാ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനെയാണോ പറയുന്നത് ദൃശ്യത്തെ? ആ ജീവാത്മാവ് മുഖ്യമായി ചക്ഷുരേന്ദ്രിയത്തിലൂടെയാണല്ലോ വിഷയങ്ങളെല്ലാം കാണുന്നത്. അപ്പൊ ചക്ഷുരേന്ദ്രിയത്തിലൂടെ സർവ്വ വിഷയങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്ന അതാണോ? അങ്ങനെയും എടുക്കാമല്ലോ ദൃശ്യത എന്ന് പറയുന്നു. ഉദ ദേവതാത്മാ, അതും ശ്രുതിയിലും മറ്റും പറയുന്നുണ്ട്. ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ദേവതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചക്ഷു ഇന്ദ്രിയത്തിന് ഉള്ള അധിഷ്ഠാന ദേവത ഏതാണോ അതിന് പ്രമാണ ശ്രുതിയാണ്. അതാണ് ദേവതാത്മാ ഇന്ദ്രിയസ്യ അധിഷ്ഠാത അഥവാ ഈശ്വര. അത് ഈശ്വരനെയാണോ പറയുന്നത് അക്ഷിപുരുഷനെന്ന്? അതാണ് സിദ്ധാന്തം. പിന്നെ അക്ഷിപുരുഷനെന്ന് ശ്രുതി പറഞ്ഞ ഉടൻ തന്നെ ഈശ്വരനാണെന്ന് അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ എന്നാണ്. മറ്റെന്തെങ്കിലും ആണെങ്കിലോ? പിന്നെ എങ്ങനെ തീരുമാനിക്കണം? ചിന്തിച്ചു നോക്കുക. ശ്രുതിയെ പൂർവാപര ബദ്ധമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചു നോക്കുക. ആരാണ് ഈ യക്ഷപുരുഷൻ? അതിൽ ഓരോന്നിനായിട്ട് നിഷേധിച്ചിരിക്കുന്നു. അവസാനം ഈശ്വരനാണെന്ന് സമർത്ഥിക്കുന്നു. ഇവിടെ ഉപാസ്യനായിരിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വരൻ ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെ, ഇതിന് സഗുണ നിർഗുണ വ്യത്യാസം പറയുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സിദ്ധാന്തമാണ്. ഈശ്വരനാണ് ഇവിടെ ഉപാസ്യമായിരിക്കുന്നത്. പ്രതിബിംബമല്ല, ജീവാത്മാവല്ല, ദേവതയല്ല. കിം താവത് പ്രാപ്തം ഛായ നാ പുരുഷ പ്രതിരൂപൈ. ഛായ, നിഴൽ, എന്താണത്? പുരുഷ പ്രതിരൂപം, പ്രതിബിംബം, കാണുന്നവന്റെ പ്രതിബിംബം, അന്യന്റെ കണ്ണിൽ കാണുന്ന പ്രതിബിംബം. കുത്തഹെന്തുകൊണ്ട്? തസ്യ ദൃശ്യമാനത്ത് പ്രസിദ്ധയെ അത് കാണാം, എല്ലാവർക്കും കാണാം. ആര് ചെന്ന് മറ്റൊരുവന്റെ കണ്ണിൽ നോക്കിയാൽ അവിടെ കാണാം ദൃശ്യമാനം. എന്തുകൊണ്ട് യേശോ അശ്വിനി പുരുഷോ ദൃശ്യതയിരിക്ക പ്രസിദ്ധ ഉപദേശം? എല്ലാവർക്കും അറിയാമെന്നുള്ളത് പോലെ ഇവിടെ ഉപദേശിക്കുന്നു. ഏതൊരു പുരുഷനാണോ ഈ കണ്ണിൽ കാണുന്നത്, അത് പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ തോന്നും എല്ലാവർക്കും അനുഭവമുള്ള കാര്യം പറയുകയാണ്. സർവലോക പ്രസിദ്ധമായ ഒരു കാര്യം പറയണം തോന്നുമ്പോൾ അതിന്റെ നേരർത്ഥത്തെ എടുക്കണമല്ലോ, ആദ്യാർത്ഥത്തെ എടുക്കണം. ഇനി രണ്ടാമത്തെ പക്ഷം നോക്കാം, വിജ്ഞാനാത്മനോവായ നിർദ്ദേശിക്കുക, അല്ലെങ്കിൽ ജീവാത്മാവിനെ എടുക്കണം. വിജ്ഞാനാത്മാ ജീവാത്മാ നിർദ്ദേശിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? സഹി ചക്ഷുരാരൂപം പശ്യൻ ചക്ഷുഷി സന്നിഹിതോ ഭവതി. അവൻ കണ്ണുകൊണ്ട് എല്ലാ വിഷയങ്ങളെയും കണ്ടുകൊണ്ട് കണ്ണിൽ തന്നെ സന്നിഹിതനായിരിക്കുന്നു. ദൃശ്യത അവനെ കുറിച്ചും പറയാം. അത് മാത്രമല്ല, എന്താണ്? ആത്മശബ്ദശ്ച അസ്മിൻ പുരുഷേ അനുകൂലോ ഭവതി. ആത്മശബ്ദവും പ്രചരിക്കുന്നു. സ ഏഷ ആത്മീയതി ഹോവാച്ച, ഇതാണ് ആത്മാവ്. ആത്മാവെന്ന് സാധാരണ പറയുന്നത് ജീവാത്മാവിനെയാണ്. അപ്പൊ കണ്ണിലിരിക്കുന്ന ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ജീവാത്മാവ് തന്നെ, വേറെ ആരാ? അതുകൊണ്ട് അവിടെയും യോജിക്കും. അപ്പോൾ വേദാർത്ഥത്തെ ഈ ശബ്ദങ്ങളിൽ നിന്നും ഒരർത്ഥത്തിൽ യോജിപ്പിക്കുന്നതിന് ഏതിന് യുക്തിയുണ്ട്? ആ തരത്തിലൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യാം. അപ്പൊ വേദത്തെ വ്യാഖ്യാനിച്ചൊരർത്ഥം എടുത്തുകൂടാന്നില്ല, ഏത് കൊടുക്കാം? അതിന് ഉള്ള ശബ്ദസാമർഥ്യം വേദശബ്ദങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് വേദത്തെ വ്യാഖ്യാനിച്ചിട്ട് കണക്കോ സയൻസോ എന്ത് വേണോ വ്യാഖ്യാനിച്ചെടുക്കും, അതില്ലാന്ന് പറയുന്നില്ല. പിന്നെന്താ ദോഷം വ്യാഖ്യാനിക്കുന്നതിന്? സർവവിദ്യ പ്രതിഷ്ഠ എന്നല്ലേ പറഞ്ഞിരിക്കുന്നു. സർവവിദ്യകളുടെയും ആശ്രയമായിരിക്കുന്നതെന്നാ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിനെ വ്യാഖ്യാനിച്ച് എന്ത് വേണോ എടുക്കാം. എന്നുവെച്ചാൽ വ്യാഖ്യാനിക്കുന്നവന്റെ ഉള്ളിൽ എന്താണോ ഇരിക്കുന്നത് അതെല്ലാം അതിൽ കണ്ടെത്താം. പക്ഷെ ഇവിടെ അതല്ല. വേദത്തെക്കുറിച്ച് വിചാരം ചെയ്യുന്നവൻ പറയുന്ന വേദത്തിനൊരു താല്പര്യമുണ്ട്, ആ താല്പര്യം എന്തെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. എന്റെ ഉള്ളിലിരിക്കുന്ന താല്പര്യത്തെ വേദത്തെ കണ്ടെത്തുക എന്നുള്ളതല്ല. അതിലും ഇതിലും മിടുക്കൊന്നുമില്ല. നമ്മുടെ അപ്പൂപ്പന്മാരും ഇതിലും മിടുക്കന്മാരെന്ന് കാണിക്കാൻ വേണ്ടി സായിപ്പ് എന്തൊക്കെ കണ്ടുപിടിക്കുന്നു അതൊക്കെ വേദത്തിലുണ്ടെന്ന് പറയുന്നതിന് കാര്യമൊന്നുമില്ല. എന്നാ ഈ അപ്പൂപ്പന്മാർക്ക് ഇനി ഇത് പറഞ്ഞൂടെ? ഇതാ വേദത്തിൽ മൊബൈൽ ഫോൺ പറഞ്ഞിരിക്കുന്നു, പിടിച്ചോ. അവരെന്താ അത് പറയാത്തത്? അപ്പോ വേദത്തിന്റെ താല്പര്യം ഏതിലാണ് അത് കണ്ടുപിടിക്കണം. വിചാരം അതിനെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന അർത്ഥങ്ങളെല്ലാം ശരിയെന്ന് തോന്നുന്നുണ്ട്. നിഴലെന്ന് പറഞ്ഞാൽ അത് യോജിക്കുന്നില്ല ഇവിടെ. ഒരേ വാക്യം തന്നെ. അല്ല, ഇനി ജീവാത്മാവെന്ന് പറഞ്ഞാൽ അതും യോഗിക്കുന്നുണ്ട്, കാരണം അവിടെ ആത്മശബ്ദം തന്നെ പ്രയോഗിച്ചിരിക്കുന്നു. ദൃഷ്ടാവെന്നും പറഞ്ഞു ജീവാത്മാവാണ്. ഇനി ആദിത്യപുരുഷോ ആ ചക്ഷുഷോ അനുഗ്രാഹക പ്രതീയത, ആദിത്യപുരുഷൻ എന്ന് വേണമെങ്കിലും പറയാം. ഇതിന് ലൗകികമായ യുക്തിയൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം ദേവതകളൊന്നും നമ്മുടെ കണ്ണുകൊണ്ട് കാണാനോ മനസ്സുകൊണ്ട് ചിന്തിക്കാനോ ഒന്നും സാധ്യമല്ല, കാരണം അവരെല്ലാം അലൗകിക ജീവികളാണ്. ചക്ഷുഷോ അനുഗ്രഹം, ഈ കാണുന്ന ചക്ഷു ഇന്ദ്രിയത്തിനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി എന്ന് വെച്ചാൽ അവയ്ക്ക് വിഷയഗ്രഹണ സാമർത്ഥ്യത്തെ നൽകുന്നവരായി ദേവതകളുണ്ട്. ദേവത എന്ന് വിളിക്കുന്ന ചൈതന്യ വിശേഷങ്ങളുണ്ട്. ഈ പറയുന്ന കാര്യം എന്താണ്? ആദിത്യപുരുഷോ ചക്ഷു അനുഗ്രഹ പ്രതിവിധി, ഇത് രശ്മിഭി യേശു അസ്മിൻ പ്രതിഷ്ഠിത, ഇത് ശ്രുതി, ഇതിന് ശ്രുതിയെ പ്രമാണമാണ്. ദേവതയൊന്നും നമുക്ക് നമ്മുടെ ലൗകികമായ ബുദ്ധി കൊണ്ട് അറിയാനും ഈ ബാഹ്യകർണങ്ങൾ കൊണ്ട് കാണാനൊന്നും പറ്റത്തില്ല. ഒരേ ഒരു പ്രമാണം വേദം പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണോ ലൗകികമായ ഈ വിഷയങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത്, അതുപോലെ തന്നെ അതീന്ദ്രിയമായ വിഷയങ്ങളുമുണ്ട്. ഇന്ദ്രിയഗ്രാഹ്യമല്ല, അത് അതീന്ദ്രിയമായ വിഷയങ്ങളാണ് ദേവതകളും മറ്റും. എങ്ങനെ അറിയാം? അത് വേദം വെളിപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെ വെളിപ്പെടുത്തി? രശ്മിഭി, ആദിത്യന്റെ രശ്മികളുണ്ടല്ലോ, അതിലൂടെ അതിന് ഈ കണ്ണും കണ്ണിന്റെ കാഴ്ചയും ആദിത്യന്റെ രശ്മികളുമായിട്ട് ബന്ധമുണ്ടല്ലോ, അത് നമുക്ക് പ്രത്യക്ഷമായ കാര്യമാണ്. ആദിത്യന്റെ ആ പ്രകാശം നമ്മുടെ കണ്ണിൽ പതിക്കുന്നു, ആ പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി നമ്മൾ വസ്തുക്കളെ കാണുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? രശ്മിഭി യേശ ആദിത്യ അസ്മിൻ ചക്ഷുഷി പ്രതിഷ്ഠിത, അവിടെ കയറിപ്പറ്റിയിരിക്കുകയാണ്. ആ ദേവത ഈ ചക്ഷുരിന്ദ്രിയത്തിന് അധിഷ്ഠാനമായിരിക്കുന്നു എന്നുകൊണ്ട് ആദിത്യനും ഈ ചക്ഷുരിന്ദ്രിയും തമ്മിൽ രശ്മികളിലൂടെ ഒരു ബന്ധമുള്ളതുകൊണ്ട്. ശരിക്കും ആദിത്യ ദേവത എവിടെയാണ്? ആദിത്യ മണ്ഡലത്തിൽ ഇരിക്കുന്ന ആളാണ് ആദിത്യ ദേവത. പക്ഷെ അതിന് ഇവിടെയും ഒരു സ്ഥാനമുണ്ട്. ഈ ബന്ധത്തിലൂടെ അത് ഇവിടെയും അതിന്റെ സ്ഥാനത്തെ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ശ്രുതിയിൽ നിന്നും മനസ്സിലാക്കുമ്പോൾ ഒരു ശ്രുതി ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നതിന് വേറൊരു ശ്രുതി ഭാഗത്തെ സ്വീകരിക്കാം. ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ബൃഹദാരണ്യത്തിൽ ഉച്ചാദ്യത്തിന്റെ ഈ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് ബൃഹദാരണ്യത്തിന്റെ സഹായവും തേടാം. അമൃതത്വാധീനാംശ ദേവതാത്മന്യ വി കഥഞ്ച് സംഭവം ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആത്മേദിഹോ വാച ആത്മശബ്ദം ദേവതയ്ക്ക് ഉപയോഗിക്കാം. ഏതത് അമൃതം അഭയം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് അമൃതമാണ്, അഭയമാണ്. ഏതത് ബ്രഹ്മ, ഇത് ബ്രഹ്മമാണ്. എല്ലാം ബ്രഹ്മമാണല്ലോ, അപ്പൊ ദേവതയും ബ്രഹ്മമാണ്. പക്ഷെ അത് അമൃതം എങ്ങനെയാകും? നശിക്കാതിരിക്കുന്ന എങ്ങനെ ദേവത? കൽപ്പാന്തം വരെ നശിക്കാതിരിക്കുന്നു. ആ ഭൂത സംഭവവും സ്ഥാനം അമൃതത്വം തദുച്ചതേ. ആ ഭൂത സംഭവം ഭൂതങ്ങൾ ലയിക്കുന്നതുവരെയുള്ള ആ സ്ഥാനം, അതിനെ അമൃതത്വം എന്ന് പറയാം. അപ്പൊ ദേവത അതിൽ ഭൂതങ്ങളെല്ലാം ലയിക്കുന്നു. അതും പറയുന്നുണ്ടല്ലോ, ഭരണ സമയത്ത് ചക്ഷീന്ദ്രിയും ആദിത്യനും ലയിക്കുന്നു, അങ്ങനെ പറയുന്നുണ്ടല്ലോ ആദിത്യ ദേവതയിൽ. അതുകൊണ്ട് അമൃതത്വവും മറ്റും അവിടെ കഥഞ്ചിത് വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്താം എന്നർത്ഥം. അതാണ് പറയുന്നത് ദേവതാത്മന്യവി കഥഞ്ചിത് സംഭവത്. ഒരു തരത്തിൽ നേരർത്ഥം കിട്ടത്തില്ല, നേരർത്ഥം കിട്ടാത്തിടത്ത് വ്യാഖ്യാനിക്കണം. വ്യാഖ്യാനിച്ച് വരുമ്പോൾ കിട്ടും, യോജിപ്പിക്കാം. പക്ഷേ അവസാനത്തേതാണ് ഈശ്വരൻ, അത് ശരിയാവില്ല. എന്നാ ഈശ്വര പൂർവോഷിയാണ് പറയുന്നു. ദേവതയെ സ്വീകരിക്കുക, ഈശ്വരനെ സ്വീകരിക്കാവില്ല എന്നുകൊണ്ട് സ്ഥാന വിശേഷ നിർദ്ദേശ ഒരു കണ്ണിനെ കാണിച്ചു, ഈ മനുഷ്യന്റെ കണ്ണ് അല്ലെങ്കിൽ ഈ ജീവന്റെ ശരീരത്തിലെ കണ്ണ് അതാണ് ഈശ്വരന്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് സ്വീകരിക്കാൻ. സ്ഥാനവിശേഷം ദേശാദിത്യവം പ്രാപ്ത ബ്രഹ്മ പറയുമ്പോൾ സിദ്ധാന്തമാണ് ഉടൻ പറയുന്നത്. പരമേശ്വരേ വാക്ഷിണ്യ അഭ്യന്തര പുരുഷൈഹ ഉപതിഷ്ഠി. അപ്പൊ ഇവിടെ പറയുന്നതിന് രണ്ടു കാര്യമുണ്ട്. ഒന്ന്, ശ്രുതിയിൽ ഇങ്ങനെ പറയുന്നു, ആ ശ്രുതിയിൽ പറയുന്നത് പരമാത്മാവാണെന്ന് നിങ്ങളെ അടിച്ചേൽപ്പിക്കുകയല്ല. ചിന്തിച്ചിട്ട് അത് സ്വീകാര്യമാണെങ്കിൽ സമ്മതിച്ചാൽ മതി. ലക്ഷ്യ പുരുഷനെന്ന് പറയുന്നത് മറ്റ് പലതും ആകാൻ സാധ്യതയുണ്ട്, മറ്റ് പലതരത്തിലും അതിനെ വ്യാഖ്യാനിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കെ അവിടെ ഈശ്വരനെന്ന് എന്തിനെടുക്കണം? ആ സാധ്യതകളെല്ലാം തള്ളിക്കളയാവുന്നുള്ളതാണ്. ശരിയായ വിചിന്തനത്തിൽ ശേഷിക്കുന്ന ഏതോ അത് സ്വീകരിക്കുക, അതാണ് ഈശ്വരൻ. അപ്പൊ അതാണ് അവിടെ വിചാരം ആവശ്യമാണെന്ന് പറയുന്നു. ചില സ്ഥലത്ത് യേശു അക്ഷിണി പുരുഷോ ദൃശ്യത യേശു ആത്മാ എന്ന് പറയുമ്പോൾ സാധാരണ കേൾക്കുന്ന ഒരുവന് ഇത് പരമാത്മാവാണ് എന്നുള്ള ബോധം നേരിട്ടുണ്ടാവത്തില്ല. കാരണം അക്ഷി പുരുഷനെന്നും മറ്റും പറഞ്ഞിരിക്കുന്നു. അപ്പൊ പലതരത്തിലും അവിടെ സംശയം വരും. വിചാരം കൊണ്ട് സംശയങ്ങളെല്ലാം പരിഹരിക്കുക, വിപര്യങ്ങളെ പരിഹരിക്കുക. അപ്പൊ തനിക്ക് ഉപാസ്യനായിരിക്കുന്നത് പരമാത്മാവാണ് എന്ന് നിശ്ചയിക്കുക. ഇതാണ് വൈദികമായ രീതി. ഭാഷ്യകാരൻ പറയുന്നു, അല്ലാതെ നിങ്ങളോടൊരു കാര്യം പറയുന്നു, കേൾക്കുന്നവൻ അവന്റെ മനസ്സിൽ തോന്നുന്നത് ബോധിക്കുന്നു, അങ്ങനെയല്ല. കാരണം ഒരു കാര്യത്തെ ഉപദേശിക്കുമ്പോൾ പത്ത് പേരാണ് കേൾക്കുന്നതെങ്കിൽ പത്ത് പേരും പത്ത് തരത്തിൽ അർത്ഥത്തെ ധരിക്കും. ഒരേ കാര്യം തന്നെ. അതുകൊണ്ട് ശരിയായ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിന് ഉപദേശകന്റെ താല്പര്യത്തെ ശ്രോതാവിന്റെ ഭാഗത്ത് നിന്നുള്ള ശരിയായ ചിന്ത ആവശ്യമാണ്. അതാണ് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം. അല്ലെങ്കിൽ ഒരാള് പ്രതിബിംബമായി ഗ്രഹിക്കും, വേറൊരാള് ജീവനായി ഗ്രഹിക്കും, വേറൊരാള് ദേവതയായി ഗ്രഹിക്കും, അവനവന്റെ സംസ്കാരം അനുസരിച്ച് ഗ്രഹിക്കും. അവനവന്റെ തത്വനിർണയം സാധ്യമല്ല. അപ്പൊ അവിടെ വിചാരം കൂടിയേ തീരൂ. അപ്പോ സാധാരണ പറയാറുണ്ടല്ലോ, ഒരാൾ പറയുന്നു, നീ എന്താ അങ്ങനെ ചിന്തിക്കുന്നു, നീ എന്താ അങ്ങനെ പ്രവർത്തിക്കുന്നത്. ഇവിടെ അതിന്റെ ഗുരു ഉപദേശിച്ചാണ്. നീ എന്താ മോഷ്ടിക്കുന്നത്? അത് ഗുരു ഉപദേശിച്ച്. എന്ന് എന്ത് ഉപദേശിച്ചു? അത്യാവശ്യം വന്നാൽ മോഷ്ടിക്കാമെന്ന് ഉപദേശിച്ചു. മോഷണം ഒരു തൊഴിലാക്കരുതെന്നേ ഉള്ളൂ. അത്യാവശ്യം വേണ്ട സന്ദർഭങ്ങൾ മോഷ്ടിക്കുക. നീ എന്തിനാ കള്ളം പറയുന്നത്? ഏയ്, കള്ളം ഞാൻ സ്ഥിരമായി പറയാറില്ല. പിന്നെ അത്യാവശ്യ സന്ദർഭങ്ങൾ കള്ളം പറയാം. അതാര് പറഞ്ഞു? ഗുരു പറഞ്ഞു. അപ്പൊ ഗുരു മോഷ്ടിക്കാനും കള്ളം പറയാനും ഒരുത്തിനെ പ്രേരിപ്പിക്കും? ഒരിക്കലും സംഭവിക്കത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ പറയുന്നു ഉറപ്പിച്ച്? ഗുരു പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ പ്രവർത്തിക്കുന്നത് ചെയ്യുന്നത്. കാരണം അവനങ്ങനെയാ ധരിച്ചത് ഗുരുവിന്റെ ഉപദേശത്തെ. അവനങ്ങനെ ഗുരു ഉപദേശിച്ചതിന്റെ താല്പര്യം ഇന്നതാണെന്ന് അവന് തോന്നി. ഗുരു അഹിംസയെ ഉപദേശിച്ചു, അവൻ വിചാരിച്ചു ഹിംസിക്കാനാണ് ഉപദേശിച്ചത്. ഗുരു ഉപദേശിച്ചു, ഗുരുവിന്റെ ഉപദേശം എന്ന് പറഞ്ഞു അവൻ ഹിംസിക്കുന്നു. പരദ്രോഹം പരപീഡ എല്ലാം ചെയ്യുന്നു. എന്തുകൊണ്ടതെല്ലാം ഗുരു അനുവദിച്ച കാര്യങ്ങളാണ്. ഇവിടെ എല്ലാം എന്താ സംഭവിക്കുന്നത്? ഗുരു ഉപദേശിച്ചു എന്ന് പറയുന്ന വാസ്തവമാണ്, പക്ഷെ ഗുരു ഉപദേശത്തിന്റെ താല്പര്യം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് താല്പര്യം ഗ്രഹിക്കുന്നില്ല? ഈ മൂഢന് വിചാരത്തിനുള്ള ശേഷിയില്ല. താല്പര്യം ഗ്രഹിക്കുന്നതിന് വിചാരം ആവശ്യമാണ്. അതാണ് ഇവിടെ ഭാഷകാരൻ വെളിപ്പെടുത്തുന്ന ഒരു പ്രധാന സംഗതി. ഇപ്പൊ ശ്രുതിയുടെ ഉപദേശത്തെ ശ്രോതാവ് വിചാരം ചെയ്യണം. ഇപ്പൊ ശ്രോതാവ് വിചാരം ചെയ്യണമെങ്കിൽ, ശ്രോതാവ് മൂഢനാണെങ്കിലോ, അവൻ എന്ത് വിപരീത ബുദ്ധിയാണോ ഉണ്ടായത് അതനുസരിച്ച് തന്നെ അവൻ പ്രവർത്തിക്കും. ഉപദേശം കൊണ്ടവന് ജ്ഞാനം ഉണ്ടാകുന്നു, ജ്ഞാനം കൊണ്ട് പ്രവൃത്തി ഉണ്ടാകുന്നു. അവൻ സന്മാർഗത്തിൽ സഞ്ചരിക്കേണ്ടതിന് പേരോ അവൻ ദുർമാർഗത്തിൽ സഞ്ചരിക്കും. പുണ്യത്തെ സമ്പാദിക്കേണ്ടതിന് പേരോ അവൻ പാപത്തെ സമ്പാദിക്കും. വിചാരം വേണം. ഇവൻ സ്വയം മൂഢനാണ്, വിചാരം ചെയ്യാൻ കഴിവില്ല. അപ്പൊ കഴിവുള്ളവർ വിചാരം ചെയ്യുന്നു, അത് മനസ്സിലാക്കുന്നു. അതാണ് ഭാഷകാരനിവിടെ വിചാരത്തെ അവലംബിച്ചിരിക്കുന്നു. എന്തിനായി ചർച്ച ചെയ്യുന്നു? കുറെ കാലം കൊണ്ട് തുടങ്ങിയല്ലോ. അപ്പോ മൂഢനായ ശ്രോതാവ് വിവേകിയായ വ്യാഖ്യാതാവിന്റെ വിചാരത്തെ പിന്തുടരുന്നു. ലോകത്തിലും അങ്ങനെ തന്നെ. വേദത്തെ എങ്ങനെയാണ് ഒരുവൻ സമീപിക്കുന്നത്, അതുപോലെ തന്നെ ലോകത്തിലും ഗുരുവിന്റെ ഉപദേശം എന്താണെന്ന് തിരിച്ചറിവുള്ളവരോടൊത്ത് ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം അവന് ആചരിക്കാൻ. അല്ലെങ്കിൽ അവിടെയും അവന് തെറ്റുപറ്റും. അവിടെ തെറ്റുപറ്റാമെന്നുണ്ടെങ്കിൽ എന്താണ്, ഗുരുവിന്റെ സാന്നിധ്യത്തിൽ കഴിയുന്ന ഒരുവന് ഗുരുവിന്റെ ഉപദേശത്തിൽ ഭ്രമം സംഭവിക്കാമെങ്കിൽ വേദത്തിൽ ഭ്രമം സംഭവിക്കായിരിക്കും. ആണ് അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി ആ അറിവിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് വേദം ആണിത്, വേദം വെളിപ്പെടുത്തിയിരിക്കുകയാണ് കാര്യത്തെ. പക്ഷെ എന്നാലും വേദ താല്പര്യം വിചാരം കൂടാതെ സാധ്യമല്ല. അത് അതിന് വിവേകമുള്ളവനെ ആശ്രയിക്കണം. അതുകൊണ്ട് നമ്മൾ ഭാഷ്യത്തെ ആശ്രയിക്കുന്നു, ഭാഷ്യക്കാരനെ ആശ്രയിക്കുന്നു. എന്താണോ അതിന്റെ താല്പര്യം, പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ വരും. എന്നാ പിന്നെ ബാക്കിയുള്ള ഭാഷ്യക്കാരന്മാര് നിയോഗിക്കും. അതും എന്താണോ ഈ മൂഢന്റെ യോഗ്യതയ്ക്കനുസരിച്ച് അവന് പറ്റിയ ഭാഷകാരന്മാരെ കിട്ടും. അവര് പറയുന്ന അവന്റെ താല്പര്യമാകും, അതവന്റെ യോഗ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. ഇവിടുത്തെ ഭാഷകാരൻ പറയുന്നത് ചിലപ്പോ എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതിന് യോഗ്യത വേണ്ടേ? അവന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള മറ്റു വ്യാഖ്യാതാക്കളെ അവൻ സമീപിക്കും. അവരിൽ നിന്ന് ഗ്രഹിക്കുന്നതാണ് അതിന്റെ താല്പര്യം എന്ന് കരുതുന്നു. അത് യോഗ്യതയ്ക്കനുസരിച്ച്. പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നതിലെ യോഗ്യത ഭിന്നമാണ്, ഭിന്ന ഭിന്നമാണ്. എന്താണ് പരമാർത്ഥം? അത് ബോധിച്ചവനെ മനസ്സിലാവും, അല്ലാത്തവനും മനസ്സിലാവും. പക്ഷെ ആരായാലും ഒന്ന് അംഗീകരിക്കും. എന്താണ് ശ്രുതിയുടെ താല്പര്യം? പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. താൻ ബോധിച്ചത് പരമാർത്ഥമാണോ അല്ലേ എന്നുള്ള രണ്ടാമത്. അതുകൊണ്ട് ഇവിടെ വിചാരം ആവശ്യമായി വരുന്നു. അതുകൊണ്ട് അടുത്ത സിദ്ധാന്തത്തിലേക്ക് കടക്കുന്നു. ഇത്യവം പ്രത്യ ബ്രൂമഹ പരമേശ്വര ഏവ അക്ഷിനി അഭ്യന്തര പുരുഷ ഹ്യോപതിഷ്ഠ ഇവിടെ പരമാത്മാവിനെ തന്നെയാണ് അക്ഷിയിലെ അഭ്യന്തര പുരുഷനായി, അക്ഷിക്കുള്ളിലിരിക്കുന്ന പുരുഷനായി ശ്രുതി നിർദ്ദേശിച്ചിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ്. പരമാത്മാവിനെ തന്നെയാണ് ഇവിടെ അറിയേണ്ടത്, പരമാത്മാവിനെ തന്നെയാണ് ഉപാസിക്കേണ്ടത്. എന്തുകൊണ്ട് ഇവിടെ അടുത്ത് ഗതിയെക്കുറിച്ച് പറയുന്നു, ഫലത്തെക്കുറിച്ച് പറയുന്നു. ആ ഗതിയിലൂടെ, ആ മാർഗത്തിലൂടെ ആ ഫലത്തെ പ്രാപിക്കണമെങ്കിൽ ഇവിടെ പരമാത്മാവിനെ തന്നെ ഉപാസിച്ചേ പറ്റൂ. കസ്മാത് എന്തുകൊണ്ട് ഉപപത്തേഹി, അതിന് യുക്തികളുണ്ട്. ഇവിടെ സൂത്രം തന്നെ പറയുന്നു, യുക്തി എന്ന് പറയുന്നതിനോട് വളരെ പ്രാധാന്യം. അദ്വൈത വിചാരത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രണ്ടു കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് യുക്തി, മറ്റൊന്ന് മൂഢത. രണ്ടു കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ തത്വത്തെ ഗ്രഹിക്കുന്നിടത്ത്. ഒന്നുകിൽ യുക്തി ആശ്രയിച്ചിട്ട് തത്വത്തെ ഗ്രഹിക്കുക, അല്ലെങ്കിൽ തന്റെ മൂഢതയെ ആശ്രയിച്ചിട്ട് ഗ്രഹിക്കുക. മൂന്നാമതൊന്നില്ല, തത്വഗ്രഹണത്തിലില്ല. ചിലരെന്ത് ചെയ്യുന്നു, അവരുടെ യുക്തിയെ എന്നുവെച്ചാൽ വിവേചന ശക്തിയെ ആശ്രയിച്ചിട്ട് തത്വത്തെ ഗ്രഹിക്കുന്നു. ആര്? വിചാരത്തെ പിന്തുടരുന്നവർ. രണ്ടാമത്തെ കൂട്ടരാണെങ്കിലോ അവരുടെ മൂഢതയെ തന്നെ അവലംബിച്ചുകൊണ്ട് ഗ്രഹിക്കുന്നു. അതൊരു ഭാഗ്യപരീക്ഷണമാണ്. പൊട്ടക്കണ്ണൻ മാവി എറിഞ്ഞതുപോലെ ചിലപ്പോൾ മാങ്ങ വീണെന്നും വരാം, വീണില്ലെന്നും വരാം. പക്ഷെ ഇവിടെ വിചാരമാർഗത്തിൽ യുക്തിയാണ്. യുക്തി എന്ന് പറയുമ്പോൾ വേറൊന്നും വേണ്ടാന്നില്ല, ശ്രദ്ധ. അത് തുടക്കത്തിൽ പറയുമല്ലോ, സാധന ചതുഷ്ടയ സമ്പന്നൻ എന്ന് പറയുമ്പോൾ അതിൽ ശ്രദ്ധയെല്ലാം വന്നോളൂ. അതെല്ലാം ആവശ്യമാണ്. ഇപ്പൊ സാധാരണ മൂഢതയാണ് ശ്രദ്ധയെന്ന് തെറ്റിദ്ധരിക്കുക, അതല്ല. മൂഢതയല്ല ശ്രദ്ധ എന്ന് പറയും. എന്തുകൊണ്ട്? ശ്രദ്ധ വിവേകത്തിന് കാരണമാണ്. ശരിയായ ശ്രദ്ധ, വിവേകജ്ഞാനം അതിന് കാരണമാണ്. ആ ശ്രദ്ധ ഉള്ളവനിൽ വിവേകജ്ഞാനം ഉണ്ടാകും. ഇത് തത്വജ്ഞാനത്തെ സംബന്ധിച്ച് പറയുകയാണ്. മറ്റു പല കാര്യങ്ങൾക്ക് ചിലപ്പോൾ മൂഢത കൊണ്ട് തന്നെ കാര്യം സാധിച്ചെന്നിരിക്കും. പക്ഷെ തത്വജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. അത് സമീക്കായിട്ടുള്ള ശ്രദ്ധ, ആ ശ്രദ്ധ വിവേകജ്ഞാനത്തിന് കാരണമാണ്. മൂഢതയല്ലാതെ, മൂഢതീ ശ്രദ്ധയും നമ്മൾ ഒരേ രീതി ധരിക്കും. എങ്ങനെയാണ് സാധാരണ ലോകത്തിൽ മണ്ടന്മാരെ ശുദ്ധന്മാരെന്ന് പറയുന്നു? അങ്ങനെ സാധാരണ പറയാറുണ്ട്. അവനൊരു ശുദ്ധനാണെന്ന് വെച്ചാൽ അവൻ മണ്ടനാണ്, അങ്ങനെ പറയും. പക്ഷെ പറയുന്ന ആൾ ഉദ്ദേശിച്ചല്ല പറയുന്നു. മണിശുദ്ധനെന്ന് വെച്ചാൽ അവനെന്തോ കേമനാണെന്നുള്ള അർത്ഥത്തിലാണ്. മണ്ടനാണ്, ശുദ്ധി അതല്ല, മൂഢതയല്ല. അതുപോലെ ഇവിടെയും പറയും, ശ്രദ്ധ എന്ന് വെച്ചാൽ മൂഢയാണ്. എന്തുകൊണ്ട് അങ്ങനെ ധരിക്കുന്നത്? കാരണം ഗുരുവിൽ ശ്രദ്ധ വേണം, ഗുരുവിന്റെ വാക്യത്തിൽ ശ്രദ്ധ വേണം, ഈശ്വരനിൽ ശ്രദ്ധ വേണം എന്നൊക്കെ പറയുമ്പോൾ മൂഢൻ ധരിക്കുന്ന എന്താണ്? ഇതല്ല എന്നിലുള്ള യോഗ്യതയെ കുറിച്ചാണ് പറയുന്നതെന്ന്. കാരണം എനിക്ക് ഗുരുവിൽ ശ്രദ്ധയുണ്ട്, എനിക്ക് ഗുരുവാക്യത്തിൽ ശ്രദ്ധയുണ്ട്, ഈശ്വരന് ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന യോഗ്യതകളെല്ലാം തികഞ്ഞിരിക്കുന്നവനാണ് ഞാൻ. എന്റെ മൂഢതയാണ് ഈ പറയുന്നത്, അതല്ല പറയുന്നു. അല്ലല്ലോ, ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഗുരുവാക്യത്തിൽ ശ്രദ്ധ വേണമെന്ന് പറയുമ്പോൾ അത് ഗുരുവാക്യ രൂപത്തിലുള്ള ശാസ്ത്രം ഉള്ളവനല്ലേ അശ്രദ്ധ വരത്തുള്ളൂ. ആ ശാസ്ത്രമില്ലാത്തവൻ എങ്ങനെയാ അതിൽ ശ്രദ്ധ വരുന്നു? അപ്പൊ ശാസ്ത്ര അധിഷ്ഠിതമായിട്ടുള്ള ശ്രദ്ധ എന്ന് പറയുന്നത് ശാസ്ത്രരഹിതമായ മൂഢനി സംഭവിക്കത്തില്ല. തത്വജ്ഞാനത്തിന് അതാ വേണ്ടത്. രണ്ട് കാര്യങ്ങളാണ്. ഒരിടത്ത് ആ ശ്രദ്ധ കൊണ്ട് ശരിയായ വിവേകം വരുന്നു, മറ്റൊരിടത്ത് മൂഢത കൊണ്ട് വിവേകശൂന്യതയാണ്. അവൻ ഒരിക്കലും ആ വിവേകം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് പല മൂഢന്മാരും ഞങ്ങൾ ശ്രദ്ധാലുക്കളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. രണ്ടും രണ്ടാണ്. ഇവിടെ എന്താണ്? ഇതെല്ലാം ഉപപത്തി അധിഷ്ഠിതമാണ്. ഉപപത്തിയോട് കൂടിയതാണ് യുക്തി. അത് വേണം. ഇനി യുക്തിയും തർക്കവും രണ്ടും രണ്ടാണ്. യുക്തിയും തർക്കവും ഒന്നല്ല. തർക്കത്തെ ഇവിടെ ഭാഷകാരൻ നിഷേധിക്കുന്നുണ്ട്. വിജഗീഷ, പരസ്പരം ജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കുന്നതാണ് തർക്കം എന്ന് പറയുന്നത്. അതിൽ അവന് താല്പര്യം ഇത്രയേ ഉള്ളൂ, ജയിക്കുക. അപ്പൊ തനിക്ക് ശരിയെന്ന് തോന്നുന്നതിനും തന്റെ വാദം കൊണ്ട് നിഷേധിക്കാൻ പറ്റും. നമ്മൾ വാദപ്രതിവാദം നടത്തുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. മറ്റൊരു പറയുന്നത് ശരിയാണെങ്കിലും വാദപ്രതിവാദമാണെങ്കിലും അവനും പറയുന്നത് ശരി കേട്ടില്ലെന്ന് കാണിക്കും. ഇനി താൻ പറയുന്നതിൽ എന്തെങ്കിലും പോരായ്മ വന്നു കഴിഞ്ഞാലും താൻ അത് മനസ്സിലായില്ലെന്ന് ധരിക്കും. ആ പോരായ്മ, ഇതൊക്കെ തർക്കത്തിന്റെ സ്വഭാവമാണ്. അന്യന്റെ ശരിയെ കേട്ടില്ലെന്ന് കടിക്കുക, തന്റെ തെറ്റിനെ കേട്ടില്ലെന്ന് കടിക്കുക. പിന്നെ ഒരൊറ്റ ഉദ്ദേശമുള്ള എന്താണ്? ജയിക്കണം. താൻ പറയുന്ന എന്തായാലും അത് സമ്മർദ്ദിക്കും. അത് തർക്കം. യുക്തി അങ്ങനെയല്ല. യുക്തി എന്ന് പറയുന്നതിൽ വിജഗീഷയില്ല, ജയിക്കുന്നതിനുള്ള താല്പര്യമൊന്നുമില്ല. യുക്തി എന്ന് പറയുന്നതിൽ എന്താണ്? ഒരൊറ്റ താല്പര്യമുള്ളത് തത്വഗ്രഹണത്തിലുള്ള താല്പര്യം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെ കേവലം സംഭവിക്കുന്ന എന്താണ്? വിവേകം മാത്രം. തത്വം എന്താണ്, തത്വം അല്ലാത്തത് എന്താണ് എന്നുള്ള വിവേകം മാത്രം. ആ വിവേകമോ തത്വത്തിൽ അധിഷ്ഠിതമാണ്. ആ തത്വത്തിൽ അധിഷ്ഠിതമല്ല. അതുകൊണ്ടാണ് ശ്രുതിമത തർക്കോ അനുസന്ധിയത എന്ന് പറയുന്നത്. അവിടെ തർക്കം എന്ന് പറയുന്ന യുക്തിയാണ്. അപ്പൊ അവിടെ യുക്തിയിലൂടെ എന്ത് വരുന്നു? തത്വനിർണയം വരുന്നു. അവിടെ ശരിയായ രീതി വിശകലനം ചെയ്യുന്നു, വിവേകത്തെ ഉപയോഗിച്ച് വിശകലനം ചെയ്യുന്നു. അവിടെ മൂഢതയില്ല. മനസ്സ് തുറന്ന് ചിന്തിക്കുന്നവനവിടെയാ മൂഢത വരുന്നു. അപ്പോ ശാസ്ത്രമായാലും ശരി, ലൗകികമായ വാക്യങ്ങളായാലും ശരി, അവിടെയെല്ലാം വിഷയത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണമോ ഉപപത്തി അല്ലെങ്കിൽ യുക്തി കൂടിയ രീതി. ഇവിടെയും ശ്രുതിയിൽ അവിടെ താല്പര്യത്തെ മനസ്സിലാക്കണം. അക്ഷനെ പുരുഷോ ദൃശ്യതേശ ആത്മീയതി, അതിൽ പരസ്പര ബന്ധമല്ലാത്തതുപോലെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ യുക്തി ആവശ്യമുണ്ട്. ആ യുക്തിയെ തന്നെയാണ് നമ്മൾ പറയുന്നത് മനനം അല്ലെങ്കിൽ വിചാരം എന്ന് പറയുന്ന അത്. അതിനെ സദ്യുക്തി എന്നും പറയും. സദ്യുക്തികളാണ്. മൂഢനിലും ചിലപ്പോൾ യുക്തി വിചാരം വരും, പക്ഷെ അത് അസത് യുക്തികളായിരിക്കും. കാരണം അവന്റെ മൂഢത അനുസരിച്ചല്ലേ വരത്തുള്ളൂ. അപ്പൊ വിവേകിയിൽ സദ്യുക്തികൾ വരും, അതനുസരിച്ച് അവൻ ചിന്തിക്കുന്നു. മനനം യുക്തിയാണ്. യുക്തിയുടെ ഫലമായി എന്ത് ചെയ്യുന്നു? തത്വം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ തത്വനിർണയത്തിൽ എത്തിച്ചേരുന്നു, പരമാർത്ഥ തത്വനിർണയത്തിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ട് ആ യുക്തിയെ കുറിച്ച് ഇവിടെ പറയുന്നു. ഉപപത്തേഹേ ഉപദ്ധിതേഹി പരമേശ്വരേ ഗുണജാതമേഹ ഉപദേശിമാനം പറഞ്ഞു. ഈ പറയുന്ന എല്ലാ ഗുണങ്ങളും പരമേശ്വരനെ യോജിക്കത്തുള്ളൂ, മറ്റൊന്നിനും യോജിക്കത്തില്ല. ഉപദേശ്യമാണ്, ഇവിടെ ഉപദേശിക്കപ്പെടുന്ന ഈ ഗുണങ്ങളെല്ലാം പരമാത്മാവിൽ യോജിക്കും. അപ്പോൾ ഇവിടെ ഈ ഗുണങ്ങളോടുകൂടി പരമാത്മാവിനെ ഉപാസിക്കുക. അതുകൊണ്ടാണ് സഗുണ ഉപാസന. സഗുണൻ, ഗുണങ്ങളോട് കൂടിയവൻ, ആ ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന പരമാത്മാവിനെ ധ്യാനിക്കുക. അതാണ്. അതിന് യുക്തി ആവശ്യമാണ്. ആത്മത്വം താവത് മുഖ്യാവൃത്തിയ പരമേശ്വര ഉപദ്ധ്യതി. എന്തൊക്കെയാണ് അത് വിശദീകരിക്കുന്നത്? ഇവിടെ യേശു അക്ഷിനി പുരുഷോ ദൃശ്യതി യേശു ആത്മാ. ആത്മാ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? പരമാത്മാ എന്നാണ്. അതാണ് മുഖ്യാർത്ഥം. ജീവാത്മാന്നും പറയാം, അത് രണ്ടാമത് ആണ്. ആത്മത്വം താവത് മുഖ്യാവൃത്തി, ആ മുഖ്യാർത്ഥത്തിൽ പരമേശ്വര ഉപദ്ധ്യതി. ആൾക്കാർ പറയുന്നതാണ് ഈ മന്ത്രങ്ങളുടെയൊക്കെ അർത്ഥം ഭാഷ്യകാരൻ അദ്വൈതപരമായി വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അത് ഭാഷ്യകാരന്റെ വെറും കണ്ടെത്തലാണ് എന്ന് പറയും. ശരിയാണ്, ഭാഷ്യകാരന്റെ കണ്ടെത്തലാണ്, പക്ഷെ വെറും കണ്ടെത്തൽ. എന്നുവെച്ചാൽ സ്വന്തം അനുഭവത്തെയോ സ്വന്തം യുക്തിയെയോ ആശ്രയിക്കാത്ത കണ്ടെത്തലല്ല, അതാണ് വെറും കണ്ടെത്തൽ എന്ന് പറയുന്നത്. തന്റെ അനുഭവത്തെയും തന്റെ യുക്തിയെയും ആശ്രയിച്ച് കണ്ടെത്തി. അത് കേൾവിക്കാരന് സ്വീകാര്യമാണോ സ്വീകരിക്കാറില്ലെങ്കിൽ തള്ളിക്കളയാം, രണ്ടും ചെയ്യാം. അത് കേൾക്കുന്നവന്റെ താല്പര്യം. പറയുന്നയാൾ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? തന്റെ അനുഭവത്തെയും യുക്തിയെയും. അത് ആ വിചാരത്തെ പിന്തുടരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഇത് അനുഭവത്തിലും യുക്തിയിലും അധിഷ്ഠിതമാണ്. ധൃതയെ പറയുന്നതല്ല, അത് ശരിയായ രീതി അതിനെ പിന്തുടരണം, അത് ബോധ്യപ്പെടണം. അതുകൊണ്ട് പറയുന്നു ഇവിടെ ഇത് പരമേശ്വരനിലാണ്. ഇവിടെ പരമേശ്വരനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇത്രയുള്ള പ്രശ്നം എന്താണ്? നമുക്കതിനോടൊപ്പം എത്താൻ കഴിയുമോ? പശുകാരന്റെ ആ ചിന്തയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തത്വത്തെ സംബന്ധിച്ചുള്ള വ്യക്തത അത് നമ്മളിലും ഉണ്ടാവും. എന്തുകൊണ്ട് ആത്മാ എന്ന് പറയുന്നു പരമാത്മാവെന്ന് അർത്ഥം എടുക്കുന്നു? സാത്മാ തത്വമസി ഇത് ശ്രുതി. അവിടെയും പറഞ്ഞിരിക്കുന്ന ഇതാണ് സാത്മാ തസ്സൃഷ്ട തദൈവ അനുപ്രാവശ്യ സൃഷ്ടിച്ച് അനുപ്രവേശം ചെയ്ത് തത് അത് സാത്മാ. ആ സൃഷ്ടികർത്താവ് ആരാണ്? ആത്മാ പരമാത്മാവാണ്. എനിക്കോ നിനക്കോ ഒന്നും സൃഷ്ടിക്കാൻ കഴിയത്തില്ല, സൃഷ്ടിക്കുന്നത് പരമാത്മാവാണ്. പിന്നെ എന്താ അതിന്റെ പ്രത്യേകത? തത്വമസി ആ പരമാത്മാ അത് നീ തന്നെയാണ് എന്നുകൂടി പറഞ്ഞു. നീ കരുതുന്ന പോലെ ജീവനല്ല, മറിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായിരിക്കുന്ന ആ പരമാത്മാവ് തന്നെയാണ്. സ്വയുക്തി അനുഭവങ്ങളിലൂടെ അവിടെ വിശദീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആത്മശബ്ദം കൊണ്ടും പരമാത്മാവെന്നെടുക്കാം. ഇനി അമൃതത്വ അഭയത്വ തസ്മിൻ സകൃശ്രുതവും തസ്മിൻ അസകൃശ്രുതവും ശ്രൂയത്തെ. അമൃതത്വം അഭയത്വം ഇതൊന്നും ഈ ജീവഭാവത്തിൽ യോജിക്കുന്ന കാര്യമല്ല. ഏതൊരു ജീവഭാവത്തിൽ ഇരുന്നുകൊണ്ടാണോ നിരന്തരം മരിക്കുകയും ജനിക്കുകയും ചെയ്യുന്നത്, അവനിലൂടെ അമൃതത്വം അഭയത്വം അതെല്ലാം തസ്മിൻ അസകൃശ്രുത്വം. പലതവണ പരമാത്മാവിനെ സംബന്ധിച്ച് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ശ്രുതു ശ്രൂയത്തെ പരമാത്മാ അമൃതനാണ്, പരമാത്മാ അഭയനാണ്. അതുകൊണ്ടും പരമാത്മാവാണ് ഇവിടെ. തഥാ പരമേശ്വര അനുരൂപമേവ ഏതദക്ഷിസ്ഥാനം. ഇനി കണ്ണിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിനെ സ്തുതിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും പൊടി വീണ് കഴിഞ്ഞാൽ അത് കഴുകിക്കളയും. അതൊരിക്കലും അത് അഴുക്ക് പിടിച്ചിരിക്കാൻ അനുവദിക്കത്തില്ല, അത്യന്ത ശുദ്ധമാണ് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ അക്ഷിയാകുന്ന സ്ഥാനം ഈശ്വരൻ അനുരൂപമാണ്. എങ്ങനെ ചെയ്യുന്നു? യഥാഹി പരമേശ്വര സർവദോഷി ലളിത അപഹത പത്മത്വാദി ശ്രവണാം തഥ അക്ഷിസ്ഥാനം സർവലേപരഹിതം ഉപതിഷ്ഠം. സർപ്പർവ ഉദകം വാ സിഞ്ചതി പത്മനീയവ ഗച്ഛതി. ഈ പരമേശ്വരൻ എന്താണ്? സർവദോഷയിൽ അലിപ്ത. പരമാത്മാവിൽ ദോഷങ്ങളൊന്നുമില്ല. കാമക്രോധങ്ങളോ ലോഭമോഹങ്ങളോ ഒന്നും പരമാത്മാവിലില്ല. ഒരു ദോഷങ്ങളുമില്ല. അതാണ് സർവദോഷയിൽ അലിപ്ത, അസംഗനായി തന്നെ ഇരിക്കുന്നു. സർവദോഷരലിത്ത അപഹത പാത്മത്വാദി ശ്രവണ. കാരണം ഈശ്വരനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയുന്നുണ്ട് അപഹത പാത്മാ, പാപരഹിതനാണ്, പുണ്യരഹിതനാണ്. അപ്പോ അത് പരമാർത്ഥമാണ്. പരമാർത്ഥത്തിൽ ഇത്തരം മാലിന്യങ്ങളൊന്നുമില്ല. എങ്ങനെയാണോ പരമാത്മാവ് ദോഷരഹിതനായിരിക്കുന്നത്, അതുപോലെ പറയുന്നു ഈ അക്ഷിയും ദോഷരഹിതമാണ്. ആ ദോഷരാഹിത്യത്തെ കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഉപാസനയുടെ സ്ഥാനമായിട്ട് തന്നെ നിർദ്ദേശിക്കാം. കണ്ണെങ്ങനെയാണോ മാലിന്യരഹിതമായിരിക്കുന്നത്, അതുപോലെ പരമാത്മാവും മാലിന്യരഹിതനായിരിക്കുന്നു. തഥാക്ഷിസ്ഥാനം സർവലേപരഹിതം, സർവമാലിന്യരഹിതമാണ് ഉപദിഷ്ടം. യദ്യപ്യസ്മിൻ സർപ്പർവ ഉദകം വാ സിഞ്ചതി പത്മനീയവ ഗച്ഛതി ദിശുദേഹി. അത് കഴിഞ്ഞ് അവിടെ ഉപകോസല വിദ്യയിൽ ഏതം സംയത് വാമയി ത്യാജക്ഷതി ഏതം ഹി സർവാണി വാമാനി അഭിസംയന്തി. ഇതിനെ സംയത് വാമ എന്ന് പറയുന്നു. വാമ എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മഫലങ്ങൾ. ഈ കർമ്മഫലങ്ങളെല്ലാം ഈശ്വരനെ ആശ്രയിച്ചായിരിക്കുന്നു. താൻ കർമ്മം ചെയ്യുന്നു, തനിക്ക് ഫലം കിട്ടുന്നു, ശരിയാണ്. പക്ഷേ ഇതിന്റെ വിതരണം ചെയ്യുന്ന ഒരാൾ വേണം. ഓരോ കർമ്മത്തിനനുസരിച്ച് ഫലത്തെ എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ കർമ്മഫലങ്ങൾ ആരെ ആശ്രയിച്ചിരിക്കുന്നു? എങ്ങനെയാണോ താൻ ചെയ്യുന്ന കർമ്മത്തെ ആശ്രയിച്ചിരിക്കുന്നത്, അതുപോലെ ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്നു. ഗഹന കർമ്മണോ ഗതി, ഭഗവാൻ പറഞ്ഞു. അന്ന് നമുക്ക് പിടികിട്ടത്തില്ല. കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ട് ഓരോരുത്തരും വിലപിക്കും, സന്തോഷിക്കും. എന്തുകൊണ്ടാണ് ഇടുത്തി എന്റെ തലയിൽ വീണത്? അറിയാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണെന്ന്. ചോദ്യത്തിന് ഉത്തരമേ ഇല്ല. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് പറയും. അതിനെന്തോ രഹസ്യമുണ്ട്. ആ രഹസ്യം എന്താണ്? തന്റെ കർമ്മവും തന്റെ കർമ്മഫലവും തമ്മിലുള്ള ബന്ധം. അത് ഈശ്വരനെ അറിയാൻ കഴിയും. അതുകൊണ്ടാണല്ലോ ഈശ്വരൻ ജീവനെ സംബന്ധിച്ച് ഉപാസ്യനായിരിക്കുന്നു. ഈശ്വരൻ ഈശ്വരീയത്വം ഉള്ളതുകൊണ്ടാണ്. എവിടെയാണോ തന്നെല്ലാം വലിയ ഉത്കർഷത കാണുന്നത്, അത് മാത്രമേ തനിക്ക് ഉപാസ്യമാകത്തുള്ളൂ. നമ്മളെക്കാളും യോഗ്യനാണ്, കേമനാണെന്നൊരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ ആദരിക്കും, ബഹുമാനിക്കും, എല്ലാം ചെയ്യും. അതുപോലെ തന്നെ ഈശ്വരനെ ആദരിക്കുകയും ബഹുമാനിക്കുകയല്ല, ആരാധിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? അവിടെ ഉത്കർഷതയുണ്ട്. അതെന്താണ്? രഹസ്യവേത്ത, എല്ലാ രഹസ്യങ്ങളെയും അറിയുന്നവൻ. അപ്പൊ എനിക്കതിന് കഴിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് പരമേശ്വര സർവദോഷരലിത്ത അപഹൃത പത്മത്വാദിശ്രവണ പുണ്യപാപരഹിതനാണ്. അപ്പൊ ഇവിടെ കേൾക്കുന്ന ശബ്ദങ്ങൾ കൊണ്ട് ഇത് ജീവനാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെന്നൊക്കെ സംശയങ്ങളുണ്ടാവാം. പക്ഷെ പരമാത്മാവിലാണ് ഇതെല്ലാം യോജിക്കുന്നത്. ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ച് കണ്ടെത്തി എന്ന് പറയുന്നതിൽ തെറ്റുമല്ലോ ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ആ ബോധത്തോടുകൂടിയാണ് ഇതിനെ കാണുന്നത്. അവനതേ കണ്ടെത്തിട്ട് നമ്മളൊരു വ്യക്തിയെ ദോഷദൃഷ്ടിയോടുകൂടി കണ്ടു കഴിഞ്ഞാൽ അവൻ നമുക്ക് ദുഷ്ടനെന്നേ തോന്നും. അവൻ ദുഷ്ടനോ ദുഷ്ടനോ എന്നുള്ള വിഷയമുണ്ട്. ഗുണൈക ദൃഷ്ടിയോടുകൂടിയാണ് കാണുകയെങ്കിൽ അവൻ ഗുണി ഗുണവാൻ എന്ന് തോന്നും. അല്ല, അതിനറിഞ്ഞിട്ടാണോ? അല്ല. ഏത് ദൃഷ്ടിയിലാണ് കാണുന്നത്? ഇവിടെ പരമാത്മ ദൃഷ്ടി കാണും. അതനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. അക്ഷിപുരുഷൻ പരമാത്മാവ് തന്നെയാണ്. തഥാക്ഷിസ്ഥാനം സർവലേപരഹിതം ഉപദിഷ്ടം സർവദോഷരഹിതമായി പറഞ്ഞു. പിന്നെ സംയത് മാമത്വാദി ഗുണോപദേശിച്ച സംയത് മാം സർവകർമ്മഫലങ്ങളും ആശ്രയിച്ചിരിക്കുന്ന ഏതൊരുവനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഈശ്വരന്റെ മഹത്വമാണ്. ഈശ്വരന് മാത്രമേ അതിന്റെ രഹസ്യങ്ങൾ അറിയാവൂ. കർമ്മഫലങ്ങളെല്ലാം വെറും കർമ്മത്തെ ആശ്രയിച്ചോ അല്ലെങ്കിൽ കർത്താവിനെ ആശ്രയിച്ചോ അല്ല ഇരിക്കുന്നു, അത് ഈശ്വരനെ ആശ്രയിച്ചായിരിക്കുന്നു. അതിന് കർമ്മവുമായും കർത്താവുമായിട്ട് ബന്ധമുണ്ട്, അത് നിഷേധിക്കുന്നുണ്ട്. പക്ഷേ അത് ഫലപ്രാപ്തിയിലെത്തുന്നത് ഈശ്വര ഇച്ഛയ്ക്ക് ഈശ്വരജ്ഞാനത്തിന് വിധേയമായിട്ടാണ്. തസ്മിൻ നവകൽപ്പതേ, ഇതെല്ലാം യോജിക്കുന്ന ഈശ്വരനാണ്. ഏതം സംയത് വാമ ഇത്യാജക്ഷതേ, ഏതം ഹി സർവാണി വാമാനി അഭിസംയമന്തി പറയുന്നു. ഈശ്വരനെ സംയത് വാമൻ എന്ന് പറയുന്നു. സംയത് വാമ സംയന്തി ഉത്പദ്യന്തേ എന്നർത്ഥം. വാമാനി കർമ്മഫലാനി ഏതം അക്ഷിപുരുഷ അവലക്ഷ്യ, ഈ അക്ഷിപുരുഷനെ ആശ്രയിച്ചിട്ടാണ് എല്ലാ കർമ്മഫലങ്ങളും ഉണ്ടാകുന്നത്. സർവഫലോദയ ഹേതു, പരമാത്മാവാണ് സർവഫലങ്ങളും തന്നിലുണ്ടാകുന്നതിന് കാരണമായിരിക്കുന്നത്. പരമാത്മാവാണ്. ഏതം സംയത് വാമ ഇത്യാജക്ഷരേ, ഏതം ഹി സർവാണി വാമാനി എന്ന് വെച്ചാൽ കർമ്മഫലങ്ങൾ അഭിസംയന്തി. യേശൗ ഏവ വാമനീ, യേശ ഹി സർവാണി വാമാനി നയന്തി. യേശ വാമനീഹി, കർമ്മഫലങ്ങളെ കുറിച്ച് പറയുകയാണ്. യേശ ഹി സർവാണി വാമാനി നയന്തി സർവകർമ്മഫലങ്ങളെയും ജീവന്മാർക്ക് നൽകുന്നവൻ എന്നാണ്. വാമാനി നയന്തി എന്ന് പറയുന്നു, കർമ്മഫലങ്ങളെ നൽകുന്നു. ഇതിന് വേറെ ഒരാളില്ല കർമ്മഫലത്തെ നൽകുന്നതിന് വേണ്ടിയിട്ട്. കർമ്മത്തിന് സ്വയം ഫലത്തെ കൊടുക്കാനൊന്നും കഴിയില്ല, അത് ജഡമാണ്. ജീവനും അതിനുശേഷം ഈ കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം ഒരിക്കലും പിടികിട്ടത്തില്ല. എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ അനുഭവിക്കുന്നു, ഇത്രമാത്രം പറയുന്നു. ചെയ്യാത്തതിന്റെ ഫലവും അനുഭവിക്കുന്നു, ചെയ്തതിന്റെ ഫലം ഒട്ട് കിട്ടുന്നുമില്ല. ഇങ്ങനെയൊക്കെ പരാതി പറയാനല്ലാതെ അവന് അതിനുള്ള ശേഷിയില്ല, ബുദ്ധിക്ക് ശേഷിയില്ല. അത് ഈശ്വരനാണത്. അവന് യശു യശവാമനീഹി, യശ ഹി സർവാണി വാമാനി നയതി, ഇവനാണ് സർവകാലം ഫലങ്ങളെയും എത്തിച്ചു തരുന്നത്. മനുഷ്യനൊരിക്കലും അത് സാധിക്കുന്നില്ല. നമുക്കറിയാൻ പറ്റുന്നുണ്ടോ അടുത്ത് ഇരിക്കുന്നവൻ അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നത്? ആർക്ക് ഏത് സമയം എന്ത് സംഭവിക്കുന്നു ഇവിടെ ആർക്കെന്ന് അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ജീവന്മാർക്കത് അറിയാൻ കഴിയത്തില്ല. അത് അറിയാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ, ഈശ്വരൻ. മറ്റൊരാൾക്കത് അറിയാൻ കഴിയില്ല. യേശ ഏവ ഭാമനി, യേശ ഹി സർവേഷു ലോകേഷു ഭാതി, ഇവൻ തന്നെയാണ് ഭാമനി, സർവത്തെയും പ്രകാശിപ്പിക്കുന്നവൻ. ഭാ എന്ന് വെച്ചാൽ പ്രകാശം. ഈശ്വരൻ തന്നെയാണ് സർവത്തെയും പ്രകാശിപ്പിക്കുന്നത്. പ്രകാശിപ്പിക്കുക എന്ന് വെച്ചാൽ ഭൗതിക പ്രകാശമല്ല, ആദിത്യ രൂപത്തിൽ പ്രകാശിക്കുന്നു, അതൊരു പ്രകാശമാണ്. ചന്ദ്രന്റെ രൂപത്തിൽ പ്രകാശിക്കുന്നു. ആ പ്രകാശത്തിലൂടെ ചക്ഷുവിനെയും കൊണ്ട് നമ്മൾ എല്ലാം ബോധിക്കുന്നു, കാണുന്നു. അതുകൊണ്ട് ആ പ്രകാശം മാത്രമല്ല, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത് ജ്ഞാനരൂപത്തിൽ. ഐശ്വര ചൈതന്യം തന്നെ തന്നെ ഉള്ളിൽ ഇരുന്നിട്ട് അതുകൊണ്ട് സത്തിനെയും അസത്തിനെയും പ്രകാശിപ്പിക്കുന്നു, നന്മയും തിന്മയും പ്രകാശിപ്പിക്കുന്നു, ബന്ധത്തെയും മോക്ഷത്തെയും പ്രകാശിപ്പിക്കുന്നു. വീണ്ടും തന്റെ ഉള്ളിലേക്ക് വന്നു. അതാണ് യേശഭാമനി, അവനാണ് സർവാർത്ഥ പ്രകാശകൻ, സർവാർത്ഥ ബോധകനായിരിക്കുന്നത്. യേശ ഈ സർവേഷ ലോകേഷു ഭാതി, ഇവൻ തന്നെയാണ് സർവലോകത്തും പ്രകാശിക്കുന്നത്. ഈ സർവലോകത്തിൽ ഉൾക്കൊള്ളുന്ന പ്രകാശമായിരിക്കുന്നത് ബോധമാണ്. സർവലോകത്തെയും ബോധിക്കുന്നത് ഇവൻ തന്നെയാണ്. ഇതിച്ച അത ഉപത്തേരന്തര പരമേശ്വരൻ. ഇങ്ങനെ ധാരാളം യുക്തികൾ വിചാര രൂപത്തിൽ ഇവിടെ നിലനിൽക്കുന്നു. ഇവിടെ യുക്തിവിചാര സാധ്യമാണ്. യുക്തിവിചാരം കൂടാതെയുള്ള ആത്മവിചാരം മൂഢതയാണ്. യുക്തിവിചാരം കൂടാതെയുള്ള ആധ്യാത്മികത എന്ന് പറയുന്ന മൂഢതയാണ്. അതുകൊണ്ട് പ്രയോജനമില്ല. അത് ചില മൂഢന്മാർക്കും ബോധമുണ്ടായതായി പറയുന്നതോ? അങ്ങനെയും കേട്ടിട്ടുണ്ട്, ചില മൂഢന്മാർ ജ്ഞാനികളായി, ചില മൂഢന്മാർ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായി എന്ന് പറയുന്നു. എന്നാൽ ബുദ്ധിമാർക്കും അവർക്കും ഉണ്ടായിട്ടുമില്ല. അപ്പൊ മൂഢൻ എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ഒരു മൂഢനും ഉണ്ടായിട്ടില്ല ബോധം. പിന്നെന്താ മൂഢൻ എന്ന് പറയുന്നത്? ബാഹ്യദൃഷ്ടിയിൽ, കേവലം ബാഹ്യമായ ദൃഷ്ടി, അവൻ മൂഢനായിരിക്കും. പക്ഷെ ബാഹ്യദൃഷ്ടിയിൽ മൂഢനായിരിക്കുന്നവൻ തന്നെ ആന്തരികമായി അവൻ ശുദ്ധ ബുദ്ധിയോടുകൂടിയവനായിരിക്കുന്നു. ആന്തരികമായി അവന് ബോധമുണ്ട്. ബാഹ്യമായി മൂഢനായതുകൊണ്ട് ഒരാളെ മൂഢനെന്ന് വിളിക്കാൻ പറ്റില്ല. ആന്തരികമായ ഉണർവുണ്ടെങ്കിൽ അതുകൊണ്ടവന് ഈശ്വരബോധം ഉണ്ട് എന്ന് പറയേണ്ടി വരും. ബാഹ്യമായി അവനെങ്ങനെ മറ്റുള്ളവർക്ക് പ്രതീതമാകുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ മൂഢനെന്ന് കരുതുന്നവനും ബുദ്ധിമാനായിരിക്കും. അവനെ മൂഢനെന്ന് കരുതിയത് നമ്മുടെ മൂഢത കൊണ്ടാണ്. അവന്റെ ഉള്ളിലും ആ പ്രകാശമാണ്. അതല്ലേ പറയുന്നത്, ശങ്കരാചാര്യ ഒരു ശിഷ്യനടുത്ത് വന്നപ്പോ കഥയാണ്, എന്നാലും അതിലൊരു തത്വമുണ്ട്, തത്വത്തെ മനസ്സിലാക്കിയിട്ട് കാരണം. ബാക്കിയുള്ള എല്ലാവരും കരുതി എന്താണ്? അവൻ മൂഢനാണ്. പക്ഷേ ശങ്കരാചാര്യ കരുതി എന്താണ്? ഇവൻ ബോധമുള്ളവനാണ്. മറ്റുള്ളവർക്ക് മൂഢനെന്ന് തോന്നിയുണ്ട് അവൻ മൂഢനല്ല. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അങ്ങനെയാണ്. പക്ഷെ അവിടെ ആചാര്യന്റെ ദൃഷ്ടിയിലോ അവൻ ബോധമുള്ളവനാണ്. അവന്റെ ബോധം അവൻ വെളിപ്പെടുത്തി ആചാര്യന്റെ മുമ്പിൽ. ഇത് മൂഢന്മാർക്ക് സ്വയം സമാധാനിക്കാനുള്ള വഴിയല്ല. ഞാനും ഒരു മൂഢനാണേ, എനിക്കും ബോധമുണ്ടാകും എന്ന് പറയാനുള്ള വഴിയല്ല ഇത്. മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു ബോധമുണ്ടായിരുന്നു. എന്താണ്? അയാൾ മൂഢനാണെന്ന്. സ്വയം അയാൾക്ക് ആ ബോധമുണ്ടായിരുന്നില്ല. നമ്മൾ പലരും പറയുന്നത് എന്താണ്? ഞാനൊരു മൂഢനാണ്, പക്ഷേ എനിക്ക് ബോധമുണ്ടാകുന്നതാണ്. മൂഢനും ബോധമുണ്ടാകത്തില്ല. സ്വയം തന്നെ അവൻ തനിക്ക് തന്നെ തന്നെ തന്നെ മൂഢനാക്കിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ബോധമുണ്ടാകുന്നു? മറ്റങ്ങനെയല്ല, തനിക്ക് സ്വയം മൂഢത്തെക്കുറിച്ച് ബോധമുണ്ടായിരുന്നില്ല. ആചാര്യനും ആ ബോധമുണ്ടായിരുന്നില്ല. അപ്പോൾ ആചാര്യന്റെ സന്നിധിയിൽ ആ ബോധം വെളിപ്പെട്ടു എന്നാണ്. അത് മൂഢന്മാർക്കുള്ള പാഠമല്ല. എന്നുവെച്ചാൽ സ്വയം തന്നെ മൂഢനാണെന്ന് കരുതിയും തനിക്ക് ബോധമുണ്ടാകുമെന്ന് കരുതിയും ചെയ്യുന്നവൻ്റെ ഇതല്ല. ഇത് രണ്ടും രണ്ടാണ്. സ്വയം തന്നെ കുറിച്ചൊരാൾക്ക് താൻ മൂഢനാണെന്ന് ബോധമുണ്ടെങ്കിൽ അയാൾ പരിശ്രമിക്കേണ്ടത് തൻ്റെ മൂഢതയെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആകാശത്ത് നിന്ന് ആലിപ്പഴം വീഴുന്നതുപോലെ എന്റെ മൂഢതയിൽ ഒരു ദിവസം ബോധോദയം ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല, സംഭവിക്കാൻ പോകുന്നില്ല. അതവന്റെ ഉള്ളിൽ ആ പ്രകാശം ഉണ്ടായാലേ പറ്റൂ. ബാഹ്യദൃഷ്ടിയിൽ എങ്ങനെ ആയിക്കോട്ടെ, അതൊരു കാര്യമില്ല. അതുകൊണ്ട് അത ഉപപത്തേഹേ യുക്തി ഉള്ളതുകൊണ്ട് ഇവിടെ തത്വത്തെ ഗ്രഹിക്കുന്നതിന് യുക്തി സഹായിക്കുന്നതുകൊണ്ട് അന്തരഹ പരമേശ്വരഹ, ഇവിടെ അക്ഷിപുരുഷൻ എന്ന് പറയുന്നത് പരമാത്മാവിനെ തന്നെയാണ്. അതുകൊണ്ട് ഈ പരമാത്മാവാണ് ഇവിടെ ഉപാസ്യനായിരിക്കുന്നത്. ഇനി സ്ഥാനാദി വ്യപദേശാച്ച, ആദ്യത്തെ സൂത്രം അന്തരഹ, ആ ഉള്ളിൽ ഇരിക്കുന്നത് അക്ഷിയിലിരിക്കുന്നത് പരമാത്മാവാണ് ഉപപത്തേഹി. അത് മനസ്സിലാക്കുന്നതിനുള്ള യുക്തിയുള്ളത് കൊണ്ട് യുക്തിയിലൂടെ അത് മനസ്സിലാക്കാം. ഭാഷ്യകാരൻ പറയുന്നു പരമമായ പ്രമാണം ശ്രുതി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരുവന് ശ്രുത്യാദ അനുഭവാദേശ്ച അനുഭവവും യുക്തിയും രണ്ടു ഒരാൾക്ക് സ്വീകരിക്കാം. യുക്തിയില്ലായ്മയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്, മൂഢതയാണ് അതല്ല. സ്ഥാനാദി വ്യപദേശാച്ച കഥം പുനരാകാശവത് സർവകദസ്യ ബ്രഹ്മണോ അക്ഷി അല്പസ്ഥാനം ഉപദ്ധ്യതയിരി. ഈശ്വരൻ സർവവ്യാപിയാണ്. ആ സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരന്റെ സ്ഥാനം ഈ കണ്ണെന്നെങ്ങനെയാ പറയുന്നു? ഇത്രയും ചെറിയ സാധനമേ കിട്ടൂ, അത്ര വെച്ചതേ സമാനം പറയാം. ഭവേദേശ അനവക്ലുപ്തി യദി ഏതത് ഏവ ഏകം സ്ഥാനം അസ്യ നിർദ്ദിഷ്ടം ഭവേ. പറയുന്നു ഈ അക്ലിപ്ത കൽപ്പന അനവക്ലിപ്തി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം എന്താണ്? ഈ ചെറിയ കണ്ണാണോ ഈശ്വരന്റെ സ്ഥാനം എന്ന് പറയുന്നു. വിവേകശൂന്യമായ ഈ പറച്ചിൽ എന്നർത്ഥം ഇത് ശരിയായന ഭവേദേശ അന്നവക്കളുത്തി എങ്ങനെയാണെങ്കിൽ ഏതി ഏതത് ഏവ ഏക സ്ഥാനം അസ്യ നിർദ്ദിഷ്ടം ഭവി. ഈശ്വരൻ ഒരേ ഒരു സ്ഥാനമാണ് നിർദ്ദേശിച്ചെങ്കിൽ ശരിയല്ല. ശ്രുതി കണ്ണെന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥാനം അതല്ല. സന്ധി അന്യാന്യവി പൃഥിവ്യാധീനി സ്ഥാനാനി അസ്യ നിർദ്ദിഷ്ടാൻ. ഈശ്വരൻ അങ്ങനെ ഒരു സ്ഥാനമൊന്നുമല്ല പറഞ്ഞിരിക്കുന്നു. പൃഥിവി ജലം വായു ആകാശം എല്ലാം ഈശ്വരന്റെ സ്ഥാനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ശ്രുതി തന്നെ ഒരു സ്ഥാനം മാത്രമല്ല. അല്ലെങ്കിൽ ഈശ്വരന് പ്രതിമ എന്ന് പറയുന്ന ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ, അതിലെ ഈശ്വരനൊന്നും അങ്ങനെ പറയുന്നില്ല. മന്ദബുദ്ധികൾക്ക് ആ പ്രതിമയിൽ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ, അതുകൊണ്ട് ഈശ്വരന് ഒരു സ്ഥാനമേ ഉള്ളൂ എന്നില്ല. ഒരുവൻ മന്ദബുദ്ധിയാണെങ്കിൽ അവൻ ജീവിതകാലം മുഴുവൻ പ്രതിമയിൽ ഈശ്വരനെ കണ്ടുകൊണ്ടിരിക്കും. അവൻ ഈശ്വരനെ കുളിപ്പിക്കുന്നു എന്ന് പറഞ്ഞു പ്രതിമയെ കുളിപ്പിക്കും. ഈശ്വരന് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞു പ്രതിമയ്ക്ക് ഭക്ഷണം കൊടുക്കും. ഇതെല്ലാം അവന്റെ വിവേകശൂന്യത, അന്ന് വിവേകമല്ല. യോ പാവമാണ് അവനെ ഉപദ്രവിക്കരുത്, അവന്റെ ബുദ്ധിശൂന്യതയും കൊണ്ട് അവൻ ജീവിച്ചു പോട്ടെ എന്നല്ല ശ്രുതി പറയുന്നത്. അവന് ബോധമുണ്ടാക്കണം, അവന്റെ വിവേകശൂന്യതയിൽ നിന്ന് അവനെ മുക്തമാക്കണമെന്നാണ് പറയുന്നത്. അയ്യോ, അത് അവനോട് ഉപദേശിച്ച് അവന് മനസ്സിലാകത്തില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലെങ്കിൽ ഉപദേശിക്കുന്നു, ആവർത്തി ആകൃത് ഉപദേശിച്ച. എന്തുകൊണ്ട്? അവന്റെ മൂഢതയെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും ശ്രുതിയുടെ ആവശ്യമില്ലല്ലോ. ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഗുരു അല്ലെങ്കിൽ ശ്രുതിവാക്യം എന്ന് പറയുന്നത് എന്തിനാണ്? അവന്റെ മൂഢതയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവന്റെ മൂഢതയെ സംരക്ഷിച്ച് അത് അവനെ നിലനിർത്താൻ വേണ്ടിയിട്ടില്ല, അവനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവനോട് പറഞ്ഞു കൊടുക്കണം, എന്താണ്? ഈ ഇരിക്കുന്ന പ്രതിമയിലല്ല ഈശ്വരൻ ഇരിക്കുന്നത്, പിന്നെ അതവിടെയുണ്ട് പൃഥ്വിയാം ദൃഷ്ടൻ. അതുകൊണ്ടാണ് ശ്രുതി പറയുന്നത്, അത് പൃഥ്വിയിലുണ്ട്, വായുവിലുണ്ട്, ആകാശത്തിലുണ്ട്, നാമരൂപങ്ങളിലെല്ലാം ഉണ്ട്. അതിന്റെ സ്ഥാനം അതാണ്. അങ്ങനെ ഒരു വിശാല ബുദ്ധിയാണ് അവനുണ്ടാക്കി കൊടുക്കേണ്ടത്. അവൻ ജീവിതകാലം പ്രതിമയുടെ മുമ്പിലിരുന്ന് മണിയടിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. ശ്രുതിക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. അങ്ങനെ പറയുന്നത് ഈ അപ്രതിവ്യം തിഷ്ഠൻ ഇത്യാദിന തേഷഹി ചക്ഷുരവി നിർദ്ദിഷ്ട. അങ്ങൾ ഓരോരോ സ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞു, പറ്റിയ സ്ഥാനങ്ങളും നിർദ്ദേശവും പറഞ്ഞു. ഇവിടെ കണ്ണിലുമുണ്ട്, കൂടുതൽ ദൂരം പോണ്ട. എന്തുകൊണ്ട് കണ്ണിലുണ്ടെന്ന് പറഞ്ഞാൽ ഈശ്വരനിന്റെ ഏറ്റവും വളരെ അടുത്താണ്. കണ്ണിനെക്കാളും അടുത്ത ഒരു സ്ഥാനം വരെ ഇല്ലല്ലോ കാണാൻ. അതുകൊണ്ട് പറഞ്ഞു അത് കണ്ണിലാണ്, കണ്ണിലായതുകൊണ്ട് നീ കാണുന്നില്ലെന്നേ ഉള്ളൂ. യഹ ചക്ഷുഷി തിഷ്ഠൻ സ്ഥാനാദി വ്യപദേശാദ് ഇത്യാദി ഗ്രഹണേന ഏതദ്ദർശയതി. സ്ഥാനാദി വ്യപദേശാദ് എന്നുള്ള സൂത്രത്തിലൂടെ എന്താണ് വ്യക്തമാകുന്ന? കേവല സ്ഥാനം ഏവ ഏകം അനുചിതം പ്രബലോ ദൃശ്യമാനം ദൃശ്യത്തെ കിം ദർശ നാമരൂപം ഇത്യേവം ജാതിയേകം അവി ആ നാമരൂപസ്യ ബ്രഹ്മണോ അനുചിതം നിർദ്ദിശ്യമാനം ദൃശ്യത്തെ. പറയുന്നു, നിങ്ങൾ പറയുന്നു കണ്ണെന്ന് പറയുന്ന ഒരു ഉചിതമായ സ്ഥാനമല്ല ഈശ്വരന് പറ്റിയ സ്ഥാനം. ഈശ്വരൻ സർവവ്യാപകനാണ്. ഈ കണ്ണെന്ന് പറയുന്നത് എന്താ? ചത്തുപോകുമ്പോൾ നശിച്ചു പോകുന്നു. ഇതൊരു അനുചിതമായ സ്ഥാനമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പറയുന്നു ഇങ്ങനെ ഇത് അനുചിതമായ സ്ഥാനമാണ് നിർദ്ദേശിച്ചു എന്ന് പറയുകയാണെങ്കിൽ എത്രയോ അനുചിത സ്ഥാനങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു ശ്രുതി. എന്നുവെച്ചാൽ നിങ്ങൾ അനുചിതം എന്ന് കരുതുന്ന എത്രയോ സ്ഥാനങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു ശ്രുതി. അതുകൊണ്ടാണ് ശ്രുതി ആശ്രയിക്കുന്നത്. ശ്രുതി എന്ന് പറയുമ്പോൾ അതെന്താണ്? അവിടെ ഒരു വ്യക്തിയില്ല. വ്യക്തി വന്നാൽ താല്പര്യങ്ങൾ വരും. ഏത് വ്യക്തിയായാലും ശരി, ഉപദേശിക്കുന്നവന് ചിലപ്പോൾ അവന്റെ ഉപദേശത്തിൽ ചില താല്പര്യങ്ങൾ വരും. ഉപദേശിക്കുന്നവൻ ചിലപ്പോൾ തന്നെ ന്യായീകരിക്കാൻ ഉപദേശിക്കും, അതുപോലെ ചിലപ്പോൾ തന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഉപദേശിക്കും. വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളാണ്. ശ്രുതിയെ കേവല ശബ്ദമായിട്ടെടുത്താൽ പിന്നെ അതൊന്നുമില്ല, ആ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. തന്നെ ന്യായീകരിക്കാനോ തന്നെ മഹത്വപ്പെടുത്താനോ അതിനു വേണ്ടി ഉപദേശിക്കത്തില്ല. സത്യം എന്തോ അത് പറയുന്നു. അതിന് പറയുന്നത് നിങ്ങൾ എന്താണോ അനുചിതമെന്ന് കാണുന്നത് അങ്ങനെയുള്ള ഒരുപാട് അനുചിത സ്ഥാനങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ശ്രുതി. നക്കേവല സ്ഥാനം ഏവ ഏകം അനുചിതം ബ്രഹ്മണ നിർദ്ദേശ്യമാനന്ദ് കിന്തറി നാമരൂപം ഈ ദേവം ജാതികം നാമരൂപം ആയിട്ട് നാമവും രൂപവും ഇതേപോലെയുള്ള ഒന്നല്ല പലത്. അപ്പി ആ നാമരൂപസ്യ വാസ്തവത്തിൽ നാമരൂപരഹിതനാണ് ബ്രഹ്മണോ അനുചിതം നിർദ്ദേശ്യമാനന്ദ നാമരൂപരഹിതന് നാമത്തെയും രൂപത്തെയും നിർദ്ദേശിക്കുന്നത് അനുചിതമാണെങ്കിൽ ആയിക്കോട്ടെ. അനുചിതങ്ങളായിരിക്കുന്ന നാമരൂപങ്ങളെ ധാരാളം നിർദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെ തസ്യ ഉത് ഇത് നാമ ബ്രഹ്മത്തിന് ഒരു പേര് കൊടുത്തിരിക്കുന്നു. ഉത് ഇതെന്താ? ബ്രഹ്മവും ഉത്തുമായിട്ട് എന്താ ബന്ധം? ശ്രുതി പറഞ്ഞിരിക്കുന്നു ഉപാസിക്കാൻ, ഉത്തെന്ന് ഉപാസിക്കുക. അത് അനുചിതമല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുചിതമാണ്. എന്തുകൊണ്ട്? നാമരൂപരഹിതനാണ്. അതിന് നാമത്തെ പറഞ്ഞ അനുചിതമാണ്. ഹിരണ്യസ്മശ്രു ബ്രഹ്മത്തെ ഒരു താടിക്കാരനെന്ന് പറഞ്ഞ് രൂപത്തെ നിർദ്ദേശിച്ചു. ബ്രഹ്മത്തിനെന്താ താടി? രൂപത്തിൽ നിന്ന് ഇത് അനുചിതമല്ലോ, തീർച്ചയായിട്ടും അനുചിതമാണ്. താടി മനുഷ്യനിലാ കാണുന്നു. സ്വർണവർണ്ണമുള്ള താടിയോടുകൂടി ഇവനെന്നൊക്കെ പറയാം, അനുചിതമാണ്. പക്ഷേ ശ്രുതി നിർദ്ദേശിക്കുന്നു, എന്തിനു വേണ്ടി? ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നു. നിർഗുണമവി സദ്ബ്രഹ്മ നാമരൂപഗതേഹി ഗുണേഹി സഗുണം ഉപാസനാർത്ഥം തത്ര തത്ര ഉപദിശ്യതേ ഇത്യേത അഭിയുക്തമേവ. അതുകൊണ്ട് പറയുന്നു, നിർഗുണമവി സദ്ബ്രഹ്മ. സദ്ബ്രഹ്മം പരമാർത്ഥ ബ്രഹ്മം നിർഗുണമാണ്, അംഗീകരിക്കുന്നു. അല്ലേ, സഗുണ ഉപാസകന്മാരുമായിട്ട് അദ്വൈതിക്ക് വിരോധമില്ലാത്ത, സഗുണഭാവങ്ങളുമായിട്ട് വിരോധമില്ല, സഗുണ ആരാധനയുമായിട്ട് വിരോധമില്ല, അതിനെ അംഗീകരിക്കുന്നു. ആയിക്കോട്ടെ, നിർഗുണമവി സദ്ബ്രഹ്മ നാമരൂപഗതേഹി ഗുണൈഹി. നാമരൂപഗതമായ, നാമരൂപ സംബന്ധിയായ ഗുണങ്ങളോടുകൂടി സഗുണം, നിർഗുണത്തെ സഗുണമായി ഉപാസനാർത്ഥം ഉപാസനയ്ക്ക് വേണ്ടി ധ്യാനിക്കുന്നതിന് വേണ്ടി തത്ര തത്ര ഉപദേശിച്ച് ഓരോ സ്ഥലത്ത് നിർദ്ദേശിക്കുന്നു. ഇത്യേതയുക്തം, അത് യുക്തം തന്നെ എന്താണ്? ആ നിർഗുണമായ തത്വത്തെ ബോധിക്കാൻ കഴിയാത്തവന് പറയുന്ന ഈ സഗുണമായ ഈ ഭാവത്തെ ധ്യാനിക്കുക. അവിടെ നിന്നും അവനെവിടെ വരണം? നിർഗുണമായ തത്വത്തിന്റെ ബോധത്തിലേക്ക് വരണം. അതിനുവേണ്ടിയിട്ടാണ് അത് ഉപദേശിക്കുന്നത്. അതാണ് പരമാർത്ഥം എന്നുള്ള നിലയ്ക്കല്ല ഉപദേശിക്കുന്നത്, അതാണ് വ്യത്യാസം. വിഗ്രഹത്തെ ഈശ്വരനായി ഉപാസിക്കുന്നത് തെറ്റെന്നല്ല പറയുന്നു, പക്ഷേ വിഗ്രഹത്തെ ഈശ്വരനായി കാണുന്നത് പരമാർത്ഥമാണെന്നുള്ള ധാരണ അത് തെറ്റെന്നാ പറയുന്നു. അന്നുദ്ദേശിക്കുന്ന അവൻ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ ആശ്രയിക്കാം, പക്ഷെ അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ അത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കണം. അതിപ്പോ എവിടെ സഗുണാരാധനയെ അംഗീകരിക്കുന്നു, എവിടെ അദ്വൈതം നിഷേധിക്കുന്നു. സഗുണാരാധനയെ ഒരു ഉപായമായി അംഗീകരിക്കുന്നു, പക്ഷേ സഗുണാരാധനയെ പരമാർത്ഥമായി അംഗീകരിക്കുന്നില്ല. അതൊരുപായം മാത്രം. പരമാർത്ഥം എന്ന് പറയുന്നത് ഇത്തരം ഗുണങ്ങളൊന്നും കൂടാത്തതാണ്, നാമരൂപങ്ങൾ കൂടാത്തതാണ്. നാമങ്ങളാണ് ഇവിടെ ഗുണമെന്ന് പറയുന്നത്. ഇത്യേതപി യുക്തമേവ. അതുകൊണ്ട് ശ്രുതിയെ രണ്ടിനെ അംഗീകരിക്കുന്നു. അത് ശ്രുതി അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രതിമയെ തന്നെ ബ്രഹ്മമായി കാണുമെന്ന് പറഞ്ഞാൽ തെറ്റ്. ശ്രുതി അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രതിമയെ ഈശ്വരനായി ധ്യാനിക്കുന്നതാണ് പരമാർത്ഥം എന്ന് പറഞ്ഞാൽ തെറ്റ്. അസംബന്ധമാണ്. ഞാനത് മാത്രമേ ചെയ്യത്തുള്ളൂ. പ്രതിമയെ ഞാൻ ഈശ്വരനായി ധ്യാനിച്ചുകൊണ്ട് എന്നെ ഇരിക്കും മരണം വരെ എന്ന് പറഞ്ഞാൽ തെറ്റ്. അസംബന്ധമാണ്. സർവഗതസ്യാപി ബ്രഹ്മണ ഉപലബ്ധ്യർത്ഥം സ്ഥാനവിശേഷവും അഭിലഭ്യം. സർവവ്യാപിയായിരിക്കുന്ന ആ ബ്രഹ്മത്തിനെയും ഉപാസനയ്ക്ക് വേണ്ടി ഉപലബ്ധ്യർത്ഥം, ഉപാസനയ്ക്ക് വേണ്ടി സ്ഥാനവിശേഷവും അഭിലഭ്യം. അതിനൊരു സ്ഥാനത്തെ കൽപ്പിക്കുന്നതിന് ദോഷവുമില്ല. പക്ഷെ എന്റെ തത്വത്തെ മനസ്സിലായിക്കൊണ്ട് ഇത് അസത്യമാണെന്ന് ബോധിച്ചുകൊണ്ട് ശാളഗ്രാമ്യ ഇവ വിഷ്ണോഹോ ഇത്യേതപി യുക്തമേവ. എങ്ങനെയാണോ ശാളഗ്രാമത്തെ വിഷ്ണുവായി ഉപാസിക്കുന്നത് അതുപോലെ, അതിലൊരു യുക്തിയുണ്ട്. അത് സഗുണ ഉപാസനയുടെ ഭാഗമാണ്, പക്ഷെ അത് പരമാർത്ഥമല്ല. അത് ആജീവനാന്തം അനുഷ്ഠിക്കാനുള്ള അല്ലെന്നർത്ഥം. അവൻ ആജീവനാന്തം അനുഷ്ഠിക്കുകയാണെങ്കിൽ എന്റെ അർത്ഥം അവൻ മൂഢനാണ്. അതാണ് ആ തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അതിന്റെ ആവശ്യമില്ല. നദി കടന്നാൽ പിന്നെ തോണിയുടെ ആവശ്യം ഇല്ല.